ബ്രഹ്മസൂത്രഭാഷ്യം പ്രാണാധികരണം സൂത്രം 23. ശക്തിഗ്രഹം, ശക്തിഗ്രഹം എന്ന് പറഞ്ഞാൽ അർത്ഥജ്ഞാനം, അങ്ങനെയാണ് ശക്തിഗ്രഹം എന്ന് പറയുന്നു. അതിന് പറയുന്ന ഉപായങ്ങൾ, അതിനിവിടെ പറഞ്ഞു വാക്യശേഷം കൊണ്ടെന്ന് പറഞ്ഞു. വാക്യശേഷം കൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും. ശക്തി ഒരു അർത്ഥജ്ഞാനത്തിനും മുഖ്യമായി ഉപകരിക്കുന്ന വ്യാകരണം തന്നെ. ശക്തിഗ്രഹം, വ്യാകരണം, ഉപമാന, കോശ, അപ്തവാക്യ, വ്യവഹാരം, വാക്യശേഷം, വിവൃതി, ഇതാണ് പൊതുവായി പറയുന്നത്. അതെല്ലാം വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടൊക്കെ പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അതാണ് ഇപ്പം വ്യാകരണം. വ്യാകരണം ഇപ്പം ഇവിടെ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാകുന്നു? ഉപമാനം, കോശം, ഇതെല്ലാം പ്രത്യേക പ്രത്യേക വിഷയങ്ങളായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനങ്ങനെ വിശദീകരിച്ചിട്ട് കാര്യമില്ല. ആപ്തവാക്യം എന്ന് പറയുന്നത് എന്താണ്? ആപ്തവാക്യം വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യവഹാരം, പിന്നെ വാക്യശേഷം, വിവൃതി, വിശദീകരണങ്ങൾ, ഇത് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഉപായങ്ങളാണ് ശക്തിഗ്രഹത്തിന്റെ ഉപായങ്ങൾ. അതിലിവിടെ വന്നാണ് വാക്യശേഷം കൊണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ അതിനെ പരാമർശിക്കുന്ന എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിനെ വാക്യശേഷം എന്ന് പറയും. ഒരു കാര്യം നമ്മൾ ഒരു സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അവിടെ അത് വ്യക്തമല്ല. പക്ഷേ ഇനി വരുന്ന സന്ദർഭങ്ങളിൽ അതിന് വ്യക്തമാക്കുന്ന വാക്യങ്ങളുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് എന്താണ്, ശബ്ദാർത്ഥങ്ങളെ കുറിച്ച് പ്രധാനമായി ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ ഇത് വരുന്നത്. വ്യാകരണം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമ്മൾ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ല. അങ്ങനെ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ വിഷയങ്ങളായിട്ട് പ്രത്യേകം പ്രത്യേകം അത് പഠിക്കണം, എന്നാലേ പറ്റും. പക്ഷെ ഇത്രയുമാണ് ഉപായങ്ങളെന്ന് പറയുന്നത്. വ്യാകരണം, ഉപമാനം, കോശം, അപ്തവാക്യം, വ്യവഹാരം, വാക്യശേഷം, അതിൻ്റെ പേരെല്ലാം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അത് കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേക സമയം കണ്ടെത്തി കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല. അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ പറയണ എനിക്കിപ്പോ വ്യാകരണം പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ വ്യാകരണം പഠിപ്പിക്കാൻ പറ്റൂ? അങ്ങനെ വ്യാകരണം പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഇത് അടച്ചു വയ്ക്കണം, പിന്നെ തുടങ്ങണം, പിന്നെ ഞാനും ഞാനും മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അങ്ങനെ ഒരു തകരാറും വരും. അതിനൊക്കെ കൂടുതൽ സമയവും പ്രയത്നവും ആവശ്യമാണ്. ഗുളിക തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് കഷായം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? പിന്നെ വേറൊന്നുമില്ല, അതിൻ്റെ ഒരു ക്രമമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ നമ്മളത് കേട്ടാലും ഒന്നും മനസ്സിലാകത്തില്ല എന്താ പറയുന്നത്. മനസ്സിലാക്കാൻ പ്രയാസം. പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെയാണ് പുതിയൊരു വിഷയം ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സമയം കണ്ടെത്തുക, പ്രയത്നിക്കാൻ തയ്യാറാകുക എന്ന് സഹായിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണോ, പ്രാണൻ അതൈവ പ്രാണ. പ്രാണൻ എന്നുള്ള ശബ്ദം കൊണ്ട് എന്തിനാണ് എടുക്കണം? ഇത് പല ഭാഗത്തും പല രീതിയിലും വരുന്നുണ്ട്. ഇവിടുത്തെ വിഷയവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് കഥമാസാ ദേവദേവി പ്രാണ ഇതിഹോവാച സർവാണി ഹോ ഇമാനി ഭൂതാനി പ്രാണം അവിസംവിശന്തി പ്രാണം അഭ്യുജിഹദേ അഭ്യുജിഹദേ ശേഷാ ദേവത പ്രസ്താവം അന്വായത്ത പ്രാണമേവ അഭിസംവിശന്തി പ്രാണം അഭ്യുജിഹദേ. പ്രാണൻ തന്നെ എല്ലാം ലയിക്കുന്നു, പ്രാണൻ നിന്നെല്ലാം പ്രകടമാകുന്നു. ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഈ ഇവിടെ എന്താണ് പ്രാണൻ? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉഷസ്തി പറയുന്നതാണ് പ്രാണസ്യാഭിഹി ബ്രഹ്മലിംഗസംബന്ധ ശ്രീയതി സർവാണി വായുമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി പ്രാണ അഭിജ്ഹതേ. പ്രാണനിമിത്തോ സർവേഷാം ഭൂതാനോ ഉത്പത്തി പ്രളയോ ഉച്യമാനോ പ്രാണസ്യ ബ്രഹ്മതാം ഗമയത. പ്രാണനിമിത്തമാണ് എല്ലാ ഭൂതങ്ങളുടെയും ഉത്പത്തി പ്രളയങ്ങൾ. പ്രാണസ്യ ബ്രഹ്മതാം ഗമയത, അതുകൊണ്ട് പ്രാണന്റെ ബ്രഹ്മത്വത്തെ ബോധിപ്പിക്കുന്നു. നനുക്തം മുഖ്യപ്രാണപരിഗ്രഹേവി സംവേശന ഉദ്ഗമന ദർശനം അവിരുദ്ധം. ഇവിടെ സംവേശന ഉദ്ഗമനത്തെ കുറിച്ച് പറയുന്നു, ഉത്പത്തി പ്രളയങ്ങളെ കുറിച്ച്. അത് പഞ്ചവർത്തി പ്രാണന സ്വീകരിച്ചാൽ എന്താ കുഴപ്പം, അതിലാണ് എല്ലാം വിലയിക്കുന്നത്, അതിൽ പ്രകടമാകുന്നു. എന്തുകൊണ്ട് സ്വപ്രബോധയോർ ദർശന, ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, വിലയിക്കുന്നത് ഉണരുമ്പോൾ അറിയുന്നുണ്ട്, പ്രബോധയോ പ്രകടമാകുന്നത്. അത്രോച്ചതേ സ്വപ്രബോധയോരിന്ദ്രിയാണാമേവ കേവലാനാം പ്രാണാശ്രയം സംവേശന ഉദ്ഗമനം ദർശ്യത്തെ എന്ന സർവേഷാം ഭൂതാനാം. അവിടെ സ്വപ്രബോധത്തില് പ്രളയത്തെയും ഉത്പത്തിയും കുറിച്ച് പറഞ്ഞത് ഞാൻ ഉറങ്ങുമ്പോൾ ഈ ലോകത്തുള്ള സർവവും ഈ ലോകത്തുള്ള സർവപ്രാണികളും എന്റെ പ്രാണനിൽ വന്ന് ലയിക്കുന്നു, ഞാൻ ഉണരുമ്പോൾ എന്റെ പ്രാണനിൽ നിന്ന് പ്രകടമാകുന്നു എന്നല്ല. അങ്ങനെ പറഞ്ഞാൽ അത് അസംബന്ധമായി പോകും. എന്നോടൊപ്പം എല്ലാം വിലയിക്കുകയും എന്നോടൊപ്പം എല്ലാം പ്രകടമാകുകയും ചെയ്യുക. എന്നിട്ട് താൻ തന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തൻ്റെ പ്രാണനെ ആശ്രയിച്ചിട്ടാണ് ജഗത്തിന്റെ സൃഷ്ടിയും സംഹാരവും നടക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ശരിയാകും, കാരണം താൻ എന്താണ്, ഒരു അല്പജ്ഞനായിരിക്കുന്ന ജീവനാണ്. അല്പജ്ഞനായിരിക്കുന്ന ജീവനായിരിക്കുന്ന തനിക്ക് ഇതിനെല്ലാം തന്നിൽ വിലയിപ്പിക്കാനും തന്നിൽ നിന്ന് സൃഷ്ടിക്കാനും ഒന്നും കഴിയത്തില്ല. നല്ല ശേഷിയൊന്നും തനിക്കില്ല. ആണ് സ്വപ്രബോധയോ ഇന്ദ്രിയാണമേവ കേവലാനാം പ്രാണാശ്രയം. കേവല ഇന്ദ്രിയങ്ങളാണ് പ്രാണനെ ആശ്രയിക്കുന്നത്, ഈ പഞ്ചവൃത്തി പ്രാണനെ. സംവേശന ഉദ്ഗമനം ദൃശ്യതേ ശ്രുതി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വിലയിക്കുന്നു പ്രകടമാകുന്നു. പിന്നെ സർവേഷാം ബഹുദാന, അപ്പൊ ഞാൻ എന്ന് സ്വാർത്ഥമായി ചിന്തിക്കുകയും ഞാനെന്ന് അഹംബുദ്ധിയോടുകൂടി തന്നെ കുറിച്ച് ചിന്തിക്കുകയും അഹംബുദ്ധിയിലൂടെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ തൻ്റെ പരിച്ഛിന്ന ഭാവത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നിലാണ് എല്ലാ പ്രളയവും തന്നിലാണ് എല്ലാ ഉത്പത്തിയും എന്നെല്ലാം അദ്വൈതം പറയുന്നു. പിന്നെ തന്നിൽ ഉത്പത്തി പ്രളയങ്ങളെന്ന് പറയുന്ന ഇവിടെ അവിടെ താനെന്നുള്ള പരിച്ഛന്ന ഭാവത്തെ വിട്ടിട്ട് താനെന്നുള്ളതുകൊണ്ട് തന്നിലും സർവത്തിലും അനുസ്യൂതവും ആധാരവുമായിരിക്കുന്ന തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ തത്വത്തിലാണ് സർവത്തിൻ്റെയും സൃഷ്ടിയും പ്രളയവും എന്ന് പറയാം. ആ തത്വത്തെ തന്നിലും ഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. മറിച്ച് പറഞ്ഞാൽ വെറും അഹംഭാവമായി പോകും, ഞാനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്, ഞാനാണ് എല്ലാത്തിനെയും വിലയിപ്പിക്കുന്നതെന്ന്. ഇവിടെ അവിടെ അതല്ല ഉദ്ദേശിക്കുന്നതെന്നാണ്. പിന്നെ തന്നിൽ സൃഷ്ടി പ്രളയങ്ങളൊക്കെ നടക്കുന്ന എന്താണ്, തൻ്റെ തന്നെ വികാര വിചാരങ്ങൾ പരിച്ഛിന്നമായ തൻ്റെ ഭാവത്തിലും വരുന്നുണ്ട് ഒരുപാട് വികാര വിചാരങ്ങളെല്ലാം. ഇതെല്ലാം തന്നിൽ വിലയിക്കുന്നു, ഇതെല്ലാം തന്നിൽ നിന്ന് പ്രകടമാകുന്നു, ഇതെല്ലാം അല്പജ്ഞനായിരിക്കുന്ന തൻ്റെ വിശേഷതകളാണ്. എന്നാ സർവേഷാം ഭൂതാനാണ്, അവിടെ സർവത്തിൻ്റെയും സൃഷ്ടികർത്താവ് താനാണ് എന്നൊന്നും അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല അദ്വൈതം എന്ന് പറയുന്നു. തന്നെ കുറിച്ച് തന്നെ ബോധമില്ലാത്ത ഒരുവനെങ്ങനെയാ സർവത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു, അത് അദ്വൈതമല്ല. അതാണ് അദ്വൈതം എന്ന് വിചാരിച്ച് ചിലർക്ക് പറയും. അങ്ങനെയല്ല, ഹേതു സേന്ദ്രിയാണാം സശരീരാണാം ച ജീവാവിഷ്ടാനാം ഭൂതാനാം സർവാണി ഹവായുമാനി ഭൂതാനി ശരി ശ്രുതേഹി. ഇവിടെ പറയുന്ന എന്താണ്, ഇന്ദ്രിയങ്ങൾ ശരീരങ്ങൾ ജീവാവിഷ്ടമായ ഭൂതങ്ങൾ, ഓരോ പ്രാണികൾ, പശുപക്ഷ്യാദികളെല്ലാം എല്ലാത്തിനും ചേർത്ത് പറയുകയാണ്. സർവാണി ഹവായി മാനി ഭൂതാനി, സർവഭൂതങ്ങളും എവിടെയാണോ വിലയിക്കുന്നത്, സർവഭൂതങ്ങളും എവിടെയാണോ പ്രകടമാകുന്നത്, ഇത് സുഷുപ്തിയെ കണ്ടുകൊണ്ടും പറയാം. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ ഈ ജീവഭാവങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. മാത്രമല്ല, സുഷുപ്തി എന്നുള്ളതുകൊണ്ട് ഗ്രഹിക്കുന്നതോ ആ പരമമായ തത്വത്തെയാണ്. അവിടെ അങ്ങനെ പറയുന്നില്ല, എന്താണ് എന്റെ സുഷുപ്തി, ഞാൻ എന്ന് എന്നെ സ്വയം പരിച്ഛിന്ന ഭാവത്തിൽ അറിഞ്ഞിട്ട് എന്റെ സ്വകാര്യമായിരിക്കുന്ന ഒരു സുഷുപ്തി എന്നല്ല പറയുന്നു. അത് ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. സുഷുപ്തി എന്നുള്ള താൻ അനുഭവിച്ച തന്റെ അനുഭവമാണ്. തന്റെ അനുഭവമായിരിക്കുന്ന ആ അവസ്ഥയിലൂടെ സർവാധാരമായിരിക്കുന്ന തത്വത്തെ ബോധിക്കുകയാണ്. ആ തത്വത്തെ ബോധിച്ചിട്ട് പറയാം, എന്താണ് ഇവിടെ ഈ ജാഗ്രതയിൽ എല്ലാമായിരിക്കുന്നത്, താൻ തന്നെയാണ് വാസുദേവ സർവമിതി. പക്ഷെ അത് തത്വദൃഷ്ടിയിലെ ഒരാൾക്ക് പറയാൻ അവകാശമുള്ളൂ, അല്ലാതെ പരിച്ഛിന്നമായ ജീവദൃഷ്ടിയിലല്ല. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് ശ്രുതി എന്ത് പറഞ്ഞു? സർവാണി ഹവാ ഇമാനി ഭൂതാനി എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ കേവലമായ അഹംഭാവത്തെയല്ല പരമാർത്ഥ തത്വം എന്ന് പറയുന്നത്. ഒരാൾ അഭിമാനത്തോടുകൂടി പറയുന്നു, എന്താണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അയാൾ ഏതുവരെ തന്നെ ഗ്രഹിച്ചിരിക്കുന്നു, ഈ വളരെ തുച്ഛമായ നിസ്സാരമായ അഹങ്കാരത്തിന്റെ തലം വരെ. അതിനെക്കുറിച്ച് പറയണം, താൻ ഗ്രഹിച്ച അഹംഭാവത്തെ പറയണം. അതാണ് തുച്ഛമായ ഭാവമാണ് സർവാധാരമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അബദ്ധമായി. സർവാധാരമായ തത്വത്തെ ഗ്രഹിച്ചിട്ട് അതിൽ ഈ അഹംഭാവം തുച്ഛമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ തെറ്റില്ല. അഹംഭാവം മാത്രമല്ല, ഈ ഹത്തെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ വികാര വിചാരങ്ങളും, ഇവിടെ പറയുന്ന പോലെ ഭൗതികമായ സർവവും പ്രാണികളും സർവവും ആ പരമാർത്ഥ തത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല, തിരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടിവിടെ ശ്രുതി വ്യക്തമായി പറയുന്നു, സർവാണി ഹവ ഇമാനി ഭൂതാനി. അദ്വൈതമെന്ന് പറയുന്നത് കേവലം അഹംഭാവമല്ല. അവന് ചിലർ പറയും, ഇതൊന്നും മനസ്സിലാക്കാതെ ചിലർ പറയും, അദ്വൈതം പഠിച്ചു കഴിഞ്ഞാൽ അഹംഭാവം വരുന്നു. എന്തുകൊണ്ട് അഹംഭാവമാണ് അദ്വൈതമെന്ന് തെറ്റിദ്ധരിക്കുന്നവരത് പറയുന്നു. എന്തുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നും മറ്റും വാക്യങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മനുഷ്യർ തെറ്റിദ്ധരിക്കും, അഹംഭാവമാണ് ബ്രഹ്മം, അഹംഭാവത്തിന്റെ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും. അത് അദ്വൈത ബോധത്തെ ശരിയാവണ്ണം ഗ്രഹിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, അദ്വൈതത്തിൽ വരുന്ന കുഴപ്പമുണ്ട്. അദ്വൈതം മനസ്സിലാക്കി ആർക്കും അവിടെ അഹംഭാവം ഉണ്ടാകത്തില്ല. അദ്വൈതം അഹംഭാവത്തെ പരമമായ തത്വമായി ബോധിപ്പിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ തുച്ഛമായ പരിച്ഛിന്നമായിരിക്കുന്ന അഹംഭാവത്തെ തത്വത്തിൽ നിഷേധിക്കുന്ന ഒന്നാണ്. അതങ്ങനെ അഹംഭാവത്തിന് കാരണമായി തീരും. നമുക്ക് അദ്വൈതത്തെ ശരിയായി ഗ്രഹിക്കാത്തതുകൊണ്ട് അതിൽ ചെയ്യുന്ന ദോഷ ആരോപണങ്ങളാണ്. അദ്വൈത ബോധം അതങ്ങനെ ഒന്നിനും തന്നെ കാരണമല്ല. എന്തുകൊണ്ട്? ഭാഷകാരൻ ആവർത്തിച്ച് അവിടെ വെച്ച് പറയും, അത് ജ്ഞാനമാണ്, അത് കാരകമല്ല. വലിയൊരു തെറ്റിദ്ധാരണയാണ് പ്രചരിച്ചിരിക്കുന്നത്. അദ്വൈതം, അദ്വൈത ബോധം വന്നു കഴിഞ്ഞാൽ ഭക്തി പോവും, അങ്ങനെ ചിലത് പറയും. ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നു. പറയുന്നത് കേട്ടാത്തൊന്നും ഇവരിലൊക്കെ എന്തോ വിലപ്പെട്ട ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ടെന്ന്, അങ്ങനെയൊന്നുമില്ല. രണ്ടും വെറുതെ പറയും, അദ്വൈത ബോധം വന്നു കഴിഞ്ഞാൽ ഭക്തി നഷ്ടപ്പെട്ടു പോകും. ചില പറയും അദ്വൈത ബോധം വന്നു കഴിഞ്ഞാൽ വിശ്വാസം, ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. ഗുരുവിൽ ശ്രദ്ധ വരത്തില്ല, ഈശ്വരന് ശ്രദ്ധ വരത്തില്ല. ഇതൊക്കെ അദ്വൈത ജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാതെ പറയുന്നതാണ്. അദ്വൈത ബോധത്തിന് എന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കാനോ എന്തെങ്കിലും ഒന്നിനെ നശിപ്പിക്കാനോ ഉള്ള കാരകത്വമില്ല. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നുമില്ല, ഒന്നിനെ അതില്ലാതാക്കുന്നുമില്ല. അദ്വൈത ബോധം നശിപ്പിക്കുന്നു എന്ന് പറയുന്ന എന്തിനാ? ഒരേ ഒരു കാര്യത്തെ, അജ്ഞാനത്തെ. അജ്ഞാനമാണെങ്കിലോ അത് ഇല്ലാത്തതുമാണ്. ഇവിടെ ഇതെല്ലാം എന്താണ്? എല്ലാം ഉള്ളതായിട്ട് അനുഭവിക്കുന്നതാണ്. അഹംഭാവവും അതിനെ തുടർന്ന് വരുന്ന ശ്രദ്ധയും ഭക്തിയും എല്ലാം സത്യമായി കരുതുന്നവരാണ്. അപ്പോൾ പിന്നെ അത് സത്യമായി കരുതുന്നവരെ സംബന്ധിച്ച് അവർക്കെങ്ങനെ അതിനെ നശിപ്പിക്കാൻ, ബോധത്തെ ആശ്രയിക്കാൻ കഴിയും? ഇതൊക്കെ സത്യമെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ബോധത്തിന് അവരിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബോധം അവിടെ നിസ്സഹായമാണ്. കാരണം സത്യത്തെ ബോധത്തിന് നശിപ്പിക്കാൻ കഴിയില്ല. ബോധത്തിന് നശിപ്പിക്കാൻ കഴിയുന്ന എന്തിനെ? താൻ എന്തിനെയാണോ സത്യമെന്ന് കരുതാത്തത് അതിനെ. താനെന്തിനെ സത്യമെന്ന് കരുതിയോ ബോധത്തിന് പിന്നെ അവിടെ നശിപ്പിക്കാൻ കഴിയത്തില്ല. നശിപ്പിക്കാനൊരു ബോധം അവിടെ ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ ദേഹാത്മബുദ്ധി, താൻ കരുതുന്നു ഇത് സത്യമാണ്. ഈ ദേഹാത്മബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് പിന്നെ അയാൾ ശ്രദ്ധയിലേക്കും ഭക്തിയിലേക്കും ഒക്കെ പോകുന്നു. അതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് എന്താണ്? ദേഹാത്മബുദ്ധിയാണ്. ഈ ദേഹാത്മബുദ്ധി ദൃഢമായിരിക്കുന്നിടത്തോളം കാലം അവിടെ ജ്ഞാനം നിഷ്ഫലമാണ്. ജ്ഞാനത്തിലൂടെ കടന്നു വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കും. കാരണം ജ്ഞാനത്തിന്റെ സ്വഭാവം തന്നെ എന്താണ്? ഈ ദേഹാത്മബുദ്ധിയെ ശിഥിലമാക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ജ്ഞാനത്തിന്റെ വിശേഷത, അന്ധകാരത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. ജ്ഞാനം വരുന്നു, അത് സ്വഭാവേന തന്നെ എന്ത് ചെയ്യുന്നു? ഈ ദേഹാത്മബുദ്ധി ഇല്ലാതാക്കുന്നു. എന്തുകൊണ്ട് അത് എങ്ങനെ ഇല്ലാതാക്കുന്നു? ആ ദേഹാത്മബുദ്ധി അസത്യമാണെന്ന് ഉള്ള ബോധമാണ് ജ്ഞാനം. ഈ ദേഹാത്മബുദ്ധി സത്യമല്ല. ജ്ഞാനം ഒന്നിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സത്യമായിരിക്കാൻ പാടില്ല. ആണ് നേരത്തെ പറഞ്ഞത്, ഞാൻ ഒന്നിനെ നശിപ്പിക്കുന്നുള്ളൂ അവിവേകത്തെ. അവിവേകം എന്ന് പറയുന്നത് എന്താണ്? അത് സത്യമല്ല, പരമാർത്ഥമല്ല. ദേഹാത്മബുദ്ധി നശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദേഹാത്മബുദ്ധിയുടെ നാശം എന്ന് പറയുന്നത് അത് പരമാർത്ഥമല്ല എന്നുള്ള ബോധമാണ്. അത് തന്നെയാണ് അതിന്റെ നാശം. ഇരുളിന്റെ നാശം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, അല്ല മറ്റൊന്നുമല്ല. അതാണ് ഇരുള് നശിച്ചാൽ അതിന്റെ ചാരം അവശേഷിക്കാത്ത, അതാ ബോധം തന്നെയാണ്. ഇരുള് വെളിച്ചം തന്നെയാണ്. ഇരുളിന്റെ നാശം എന്ന് പറയുന്നത് വെളിച്ചം തന്നെയാണ്. അതിന് കാരകത്വമില്ല. ഇതിന്റെ ആകൃതി മുമ്പിലിരിക്കുന്ന വസ്തുവിന്റെ രൂപം, ഇതിനെല്ലാം പ്രകാശിപ്പിക്കാനേ വെളിച്ചത്തിന് കഴിയൂ, അല്ലാതെ ഇതിനെ സൃഷ്ടിക്കാനതിന് കഴിയത്തില്ല. അതുപോലെ ഈ തത്വജ്ഞാനം, ആ ജ്ഞാനത്തിനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അഹന്ത ഉണ്ടാക്കാനോ സത്യമായി ഏതെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കാനോ സത്യമായിരിക്കുന്ന ഒന്നിനെ ഇല്ലാതാക്കാനോ ഒന്നും അതിന് കഴിയത്തില്ല. അത് അകാരകമാണ്. അപ്പൊ തത്വജ്ഞാനം കൊണ്ട് കേട്ട് പറയും, തത്വജ്ഞാനം കൊണ്ട് ഒരാൾക്ക് അഹന്തയുണ്ടാകും. തത്വജ്ഞാനം കൊണ്ടായാലും എന്നെ തന്നെ അതൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ എന്നെ തന്നെ അതൊക്കെ പോകും, അതൊന്നുമില്ല. ശ്രദ്ധാഭക്തികളോടുകൂടിയിരിക്കുന്ന അജ്ഞനായ ഒരുവൻ, ഈ പരമാർത്ഥ ബോധശൂന്യനായ ഒരുവൻ ഇതിനെല്ലാം സത്യമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അവന് അവിടെ അവനിൽ ജ്ഞാനത്തിന്റെ പ്രവൃത്തി ഇല്ല. അതെന്തിനു വേണ്ടി പറയുന്നു? ജ്ഞാനത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നു? സർവത്തിന്റെയും സൃഷ്ടിയും ലയവും തന്നിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് ചിന്തിക്കാവോ, ഞാൻ എത്ര കേമനാണോ, എല്ലാത്തിനെയും സൃഷ്ടിക്കാനും വിലയിപ്പിക്കാനും ശേഷിയുള്ള ഒരുവനാണോ ഞാൻ, എന്നിൽ സൃഷ്ടിപ്രളയങ്ങളെ തന്നിൽ പരമാർത്ഥമായി ആരോപിക്കാം. അതല്ല ഇവിടെ താല്പര്യം. അതല്ല ഇവിടുത്തെ താല്പര്യം എന്താണ്? സൃഷ്ടിപ്രളയങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്താണ് തത്വം എന്നുള്ളതാണ്. ആ തത്വത്തെ ഞാൻ എന്നിവിടെ ബോധിപ്പിക്കുകയാണ് തന്നിൽ. അതങ്ങനെ ശരിയാകും, കാരണം അത് സർവസ്വരൂപമാണ്. അതുകൊണ്ട് എന്റെയും സ്വരൂപമായിരിക്കുന്നു, താനായും സർവവുമായിരിക്കുന്നു. ആ ബോധത്തിലാണ് പറയുന്നത് സൃഷ്ടിപ്രളയങ്ങളെല്ലാം സംഭവിക്കുന്നു തന്നിൽ. അത് ഒരിക്കലും ഒരു സങ്കുചിതമായ അഹംബുദ്ധിയെ ആശ്രയിച്ചിട്ടല്ല പറയുന്നു. അപ്പോ തത്വജ്ഞാനത്തിൽ പറയുന്നുണ്ടല്ലോ, ഭക്തി പോകുന്നു, ശ്രദ്ധ പോകുന്നു, ഗുരുത്വം നഷ്ടപ്പെടുന്നു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഒന്നും നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, ഭക്തി, ശ്രദ്ധ, ഗുരുത്വം, ഇതിന്റെ എല്ലാം തത്വം എന്താണെന്നുള്ള ജ്ഞാനം, അതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. സൃഷ്ടിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ അല്ല, ഇതിലെല്ലാം ഒരു തത്വമുണ്ട്. ആ തത്വം എന്താണെന്ന് അവൻ ബോധിക്കുന്നു. അങ്ങനെ ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ബോധശൂന്യമായ ഇതൊന്നും ശേഷിക്കത്തില്ല. ബോധശൂന്യമായ ഭക്തിയോ, ബോധശൂന്യമായ ശ്രദ്ധയോ, ബോധശൂന്യമായ ഗുരുത്വമോ അതൊന്നും അവിടെ ശേഷിക്കത്തില്ല. അതാ വേണ്ടത്. അല്ല, മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കാനല്ല ഇത്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, തമസോമ ജ്യോതിർഗമയ, അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം ഈ ഉപദേശങ്ങളല്ല. ഇരുട്ടിലൂടെ നടത്തിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ ഇവിടെ ഇതാർക്ക് വേണ്ടിയിട്ടാണ്? ആരാണോ ഒരുവൻ ഇതിൻ്റെ എല്ലാം പരമാർത്ഥം എന്താണെന്ന് അന്വേഷിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതിനൊക്കെ അതുപോലെ സ്വീകരിക്കുന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല. കാണുന്നതിനെ അതുപോലെ സ്വീകരിക്കുകയല്ല, എന്താണ് ഇതിൻ്റെ പരമാർത്ഥം എന്നിവൻ അന്വേഷിക്കുന്നു. മുമ്പ് പറഞ്ഞല്ലോ, അജിജ്ഞാസ, അജിജ്ഞാസ ഉള്ളവനിലാണത്. ജിജ്ഞാസ ഇല്ലാത്തവൻ അവൻ അന്ധകാരത്തിൽ തന്നെ വലഞ്ഞുകൊണ്ടിരിക്കും. അവനൊരിക്കലും ഇതിൻ്റെ ഒന്നും തത്വം മനസ്സിലാകത്തില്ല. ഇവിടെ വിചാരം ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിൽ നിന്നെല്ലാം എന്താ ബോധിക്കേണ്ടത്? തത്വത്തെയാണോ? തത്വമല്ലാത്തതിനെയും ബോധിക്കാം. അതാണ് ഇവിടെ സർവാണി വാ ഇമാനി ഭൂതാനി. അവിടെ താനെന്ന് അഭിമാനിക്കാൻ വേണ്ടിയിട്ടില്ല, സൃഷ്ടികർത്താവായിട്ട് ചെല്ലു. ഞാനെങ്ങനെ സൃഷ്ടികർത്താവും? ഈശ്വരനല്ലേ സൃഷ്ടികർത്താവായിരിക്കുന്നത്? ജന്മാന്ത്യസ്യതഹ എന്നുള്ളത് പറഞ്ഞല്ലേ, ഈശ്വരനാണ്. ഇതും വലിയൊരു ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തിയെ നിലനിർത്തിക്കൊണ്ട് അദ്വൈതം എന്നുള്ള പേരിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ആൾക്കാർ. ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് ഭ്രാന്തി മാറണമെന്നില്ല, ഭ്രാന്തി ആശ്രയിച്ചുമില്ല. ജന്മാദ്യസ്യ യഥ എന്ന് പറയുന്നിടത്ത് സൃഷ്ടികർത്താവായ ഈശ്വരനല്ലേ നിർദ്ദേശിക്കുന്നത്? ഈശ്വരൻ ഇവിടെ എന്താ അങ്ങനെ ഒരു വാക്കേ പറയുന്നില്ല. സർവാണി ഹവ ഇമാനി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും എവിടെ? സുഹൃത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടല്ല. സർവാണി ഹവ ഇമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി പ്രാണം അഭിജിഹതി. ഇവിടെ പ്രാണൻ എന്നേ പറയുന്നുള്ളൂ, പ്രാണൻ ബ്രഹ്മമാണെന്നും പറഞ്ഞു. ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഒരു ഈശ്വരനെ കുറിച്ചുമല്ല, തന്റെ തന്നെ സുഷുപ്തിയെക്കുറിച്ചാണ്, ശ്രോതാവിന്റെ സുഷുപ്തിയെക്കുറിച്ചാണ്. അപ്പൊ ശ്രോതാവിന്റെ സുഷുപ്തിയിൽ എന്താണ് ശേഷിച്ചത്? അതിനെ പ്രാണൻ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് സൃഷ്ടി എല്ലാം പ്രകടമാകുന്ന വിനയിക്കുന്നത്. വേറെടുത്ത് പറയുന്നു എന്താണ്? ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെ ശരിയാകും? എന്താ ഈശ്വരന്റെ സുഷുപ്തിയിലാണോ സൃഷ്ടി നടക്കുന്നത്? അതെ, എന്റെ സുഷുപ്തിയിലാണോ? എന്റെ സുഷുപ്തിയിൽ എങ്ങനെ സൃഷ്ടി നടക്കും? അപ്പൊ എന്റെ സൃഷ്ടിയിൽ ഞാൻ അല്പജ്ഞനായിരിക്കുന്ന എനിക്ക് ഈ സൃഷ്ടിയെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. സൃഷ്ടിയും സൃഷ്ടിയുടെ സൃഷ്ടിയും വേണം, ഇതൊന്നും ബോധമില്ല. അതുകൊണ്ട് അവിടെ ഈശ്വരനെ ആണ്. അപ്പൊ അത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് സൃഷ്ടിക്കുന്നത്. ഈ പറയുന്നതായിട്ട് എങ്ങനെ അപ്പൊ രണ്ടിടത്തും ഈശ്വരനാണ് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നിടത്തും സുഷുതിയിലാണ് സൃഷ്ടിയും സംഹാരവും നടക്കുന്നിടത്ത് പറയുന്നിടത്തും അദ്വൈതം എന്താ പറയുന്നത്? ഒരേ ഒരു തത്വത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്പജ്ഞനായ ഞാൻ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ എന്നുള്ളൊരു ഭേദത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഈ കാര്യങ്ങളൊന്നും, മറിച്ച് രണ്ടിൻ്റെയും തത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരേ ഒരു തത്വത്തിൽ തന്നെ വിഭിന്ന ഭാവങ്ങൾ, ആ വിഭിന്ന ഭാവങ്ങളിൽ സൃഷ്ടി സംഹാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആ തത്വത്തെയും അതിൻ്റെ ഉപാധികളെയും വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നതാണ്. പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദം ഇല്ല. ഉപാധി ഭേദം കൊണ്ട് ഭേദമില്ല എന്ന് ചോദിക്കില്ല. ഉപാധി ഭേദം കൊണ്ടും വസ്തുവിൽ ഭേദം വരത്തില്ല. പിന്നെ ഉപാധി ഭേദം എന്ന് പറയുന്നുണ്ടോന്നോ? ഉപാധികൾ സത്യമല്ല, പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒന്നിന് തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ ചിന്ത വിചാരം എന്ന് പറയുന്നത് തത്വദൃഷ്ടിയിലാണ്, പരമാർത്ഥ ദൃഷ്ടിയിലാണ്. അജ്ഞന്റെ പരിച്ഛിന്ന ദൃഷ്ടിയിലല്ല. ആ പരിച്ഛിന്ന സൃഷ്ടി പറയുമ്പോൾ വേറെയാണ്. അതായത് ഉപദേശത്തിൽ ശ്രുതിയിലായാലും ശരി, വിജ്ഞന്മാർക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ അജ്ഞന്മാർക്ക് കൂടി സമ്മതമായ കാര്യങ്ങളും പറയും. രണ്ടിനും വേർതിരിച്ച് തന്നെ മനസ്സിലാകണം. അജ്ഞന്മാർക്ക് കൂടി സമ്മതമായ കാര്യങ്ങളുണ്ട്, അതിനെ പൊക്കിപ്പിടിച്ച് അതിനെ വലുതാക്കി പറയുകയല്ല വേണ്ടത്. വിജ്ഞന്മാർക്ക് സ്വീകാര്യമായ കാര്യത്തെ ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ എന്താ പറയുന്നത്? സൃഷ്ടിയെക്കുറിച്ച് അത് ആ പരമമായ തത്വത്തിൽ ചില ഉപാധികളെ ആശ്രയിച്ച് സംഭവിക്കുന്നു. ആ താൻ തൻ്റെ ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട്. നിഷേധിക്കുന്നില്ല അവിടെ പ്രാണം വാഗപ്പേരി കഴിഞ്ഞ ദിവസം വന്നാണ് അവിടെ പറയുന്നുണ്ട് യഥാവൈ പുരുഷസ്വവിധി പ്രാണം തർഹി വാഗപ്പേരി പ്രാണം ചക്ഷു പ്രാണം ശ്രോത്രം പ്രാണം മനഃ സയദാ പ്രബുദ്ധിരേ പ്രാണാദേവ അധി പുനർജായതേ. അതിനെക്കുറിച്ചും പറയുന്നുണ്ട് സുഷുപ്തിയിലെ സൃഷ്ടിപ്രളയങ്ങളെ കുറിച്ച്. ജന്മാദ്യസ്യതഹ എന്നുള്ള ഇവിടെ പറയുന്ന എന്താണ്? സർവാണി ഹവ ഇമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി. സർവ പ്രാണി സൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതെങ്ങനെ എന്താ മാറ്റിപ്പറയുന്നു? ഉപാധികളെ ആശ്രയിച്ചിട്ട്. ഉപാധികളെ കൊണ്ടൊരു ഭേദം വരത്തില്ലേ എന്ന് ചോദിക്കും. ഇല്ല, അതാണ് അദ്വൈതം പറയുന്നത്. തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കാൻ ഒരു ഉപാധിക്ക് ശേഷമല്ല, സാധ്യമല്ല. എന്തുകൊണ്ട്? ഉപാധി എന്ന് പറയുന്നത് തന്നെ സ്വയം സത്യമല്ല. ഉപാധി എന്ന് പറയുന്നത് തന്നെ എന്താണ്? അസത്യമാണ്. അപ്പൊ അസത്യമായ ഉപാധികളെ കൊണ്ട് സത്യത്തിൽ എങ്ങനെ ഭേദം വരും? ഇല്ല, ഭേദബുദ്ധി ഇവിടെ അംഗീകരിക്കുന്നില്ല. ഈശ്വരൻ വേറെ, ജീവൻ വേറെ എന്നുള്ള ഭേദബുദ്ധി, അതാണ് സർവസാധാരണമായി ജീവന്മാരിൽ നിലനിൽക്കുന്നെങ്കിലും അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകൾ മുഴുവൻ. അത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരമാർത്ഥമല്ലാത്ത ഉപാധികളെ കൊണ്ട് തത്വത്തിൽ ഭേദം ഉണ്ടാകത്തില്ല, ഈശ്വരനോ ജീവനോ എന്നുള്ള ഭേദം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ജീവൻ സൃഷ്ടിക്കുന്നില്ല, ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തത്വത്തെ പറയുകയില്ല, ഒരേ ഒരു തത്വത്തെ. ആ തത്വത്തിൽ കല്പിതമായ ഉപാധികളെ കൊണ്ട് സൃഷ്ടിച്ച സംഹാരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തത്വത്തിൽ ഭേദമില്ല. ഉപാധികളിൽ ഭേദമില്ലേ? ഇല്ല. എന്തുകൊണ്ട്? തത്വത്തിൽ നിന്ന് വേറിട്ടൊരു ഉപാധിയില്ല. അതാണ് അദ്വൈതം. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഗ്രന്ഥം എഴുതേണ്ട കാര്യമില്ല. ജീവൻ സൃഷ്ടിക്കുന്നില്ല, ഈശ്വരനാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ജീവേശ്വര ഭേദത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു നമ്മളെ. ജന്മാ ലോകത്തിൻ്റെ സൃഷ്ടി ജീവൻ സാധ്യമല്ല, അതുകൊണ്ട് ഈശ്വരൻ ചെയ്യുന്നു. അല്പജ്ഞനായ ജീവന് സാധ്യമല്ലാത്ത സർവജ്ഞനായ ദൈവം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അല്പജ്ഞനും സർവജ്ഞനും എന്ന് പറയുന്ന രണ്ട് തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അത് പറയുന്നത്. അങ്ങനെ പറയുന്നിടത്തും എന്താണ്? ഉപാധികൾ പരമാർത്ഥമല്ല, തത്വമാണ് മുഖ്യം, തത്വമാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ആ തത്വത്തിൽ സർവാണി ഹവാ ഇബാനി ഭൂതാനി, അത് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലും ശരി, പ്രാണബന്ധനം ഹീ സൗമ്യ മനഃ എന്ന് പറഞ്ഞ് ഈ സുഷുതിയുടെ സുഷുപ്തിക്ക് ശേഷമുള്ള ജാഗ്രത, ജാഗ്രതത്തിന് ശേഷം വരുന്ന സുഷുപ്തി, ഈ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞാലും ശരി, എവിടെയും എന്താണ്? അദ്വൈതത്തിൽ തത്വത്തെ ഗ്രഹിക്കുന്നു, തത്വമല്ലാത്തതിന് വിടുന്നു. അവിടെ വാദപ്രതിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതൊക്കെ ബോധിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പല പല തരത്തിലുള്ള വാക്യങ്ങളും എല്ലാം കാണുന്നു, പല ശബ്ദങ്ങൾ വരുന്നു. ഇതിൽ നിന്നൊക്കെ എന്ത് ഗ്രഹിക്കണം? ഭേദത്തെ ഗ്രഹിക്കണമോ അഭേദത്തെ ഗ്രഹിക്കാമോ? സർവത്ര ശ്രുതി ഇത് തന്നെയാണോ ബോധിപ്പിക്കുന്ന? അതോ മറിച്ച് ശ്രുതി ഒരിടത്ത് ദ്വൈതത്തെയും വേറെടുത്ത് അദ്വൈതത്തെയും ബോധിപ്പിക്കുകയാണോ? അതിനൊക്കെ സമാധാനമാണ് ഇവിടെ പറയുന്നത്. യഥാപി ഭൂതശ്രുതിർ മഹാഭൂത വിഷയ പരിഗ്രഹീതേ തഥാപി ബ്രഹ്മലിംഗത്വം അവിരുദ്ധം. ഇനി സർവാണി ഹവ ഇമാനി ഭൂതാനി. ഭൂതങ്ങളെന്ന് പറയുന്നതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ അർത്ഥമെടുക്കാം. പ്രാണികൾ, ജീവന്മാരെന്നുള്ള അർത്ഥമെടുക്കാം. മഹാഭൂതങ്ങൾ, തന്മാത്രകളെന്നുള്ള അർത്ഥമെടുക്കാം. സൃഷ്ടിക്ക് ഉപാദാനമായിരിക്കുന്ന തന്മാത്രകളെന്നുള്ള അർത്ഥമെടുക്കാം. ഏതർത്ഥമെടുത്താലും ശരി. യഥാപി ഭൂതശ്രുതി മഹാഭൂത വിഷയ തഥാപി ബ്രഹ്മലിംഗത്വം അവിരുദ്ധം. ബ്രഹ്മലിംഗമാണ് ആ ശബ്ദം. എന്നുവെച്ചാൽ ആ ശബ്ദത്തിന്റെ സാമർഥ്യം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിനാണ്. ഭൂതങ്ങൾ, അതിന്റെ വിശേഷതകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ, ഇതൊന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതെല്ലാം ആനുഷംഗികമായി ഗൗണമായി ശ്രോതാവിന്റെ താത്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജിജ്ഞാസകളെ ശമിപ്പിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. ശ്രുതിയുടെ താല്പര്യം അതല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. പരമാർത്ഥത്തെ ഗ്രഹിച്ചവന്റെ താല്പര്യം ഇപ്പോഴും അന്യരെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളിൽ ഒരു ജിജ്ഞാസുവിനെ, സാധകനെ ഒരിക്കലും ബന്ധിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. അത് ഗൗണമായി അതുവഴി കടന്നുപോയാലും ശരി, അതിലേക്ക് അവനെ പിടിച്ചിടുക, അതൊരിക്കലും തത്വം നിർണയം ചെയ്തവൻ ഒരിക്കലും അതിനൊരുമ്പെടത്തില്ല. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? അത്തരം തത്വം നിർണയം ചെയ്തവന്റെ വാക്കാണ്. അത് ബന്ധനത്തിനുള്ളതല്ല, മോചനത്തിനുള്ളതാണ്. അപ്പൊ അത് തത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ എന്തർത്ഥമെടുത്താലും ശരി, മനുഷ്യൻ കുടുങ്ങിപ്പോകുന്നു ഈ ശബ്ദാർത്ഥങ്ങളിലാണ്. ഉപദേശങ്ങളെന്ന് പറയുന്നത് എല്ലാം ശബ്ദങ്ങളാണ്, അർത്ഥവത്തായ ശബ്ദങ്ങൾ. അത് ആ ഉപദേശം ശരിയായ തത്വത്തെ അല്ല പ്രകാശിപ്പിക്കുന്നതെങ്കിൽ ആ ഉപദേശത്തെ ഗ്രഹിക്കുന്നവൻ അസത്യങ്ങളിൽ കുടുങ്ങിപ്പോകും. അവന്റെ സമയവും അവന്റെ യത്നവും അവന്റെ ആയുസ്സും എല്ലാം ഈ അസത്യ വ്യവഹാരങ്ങളിൽ കുടുങ്ങി നശിച്ചു പോകും. ശ്രുതിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. കാരണം ശ്രുതിക്ക് സ്വാർത്ഥതയില്ല. നിസ്വാർത്ഥതയുള്ള ഒന്നിന് പിന്നെ മറ്റൊരുവിനെ തന്റെ സ്വാർത്ഥതയിലൂടെ നടത്താൻ ആഗ്രഹം വരില്ല. തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്ന മനസ്സിൽ പിന്നെ എങ്ങനെ സ്വാർത്ഥത വരും? തനിക്ക് സ്വാർത്ഥത ഇല്ലെങ്കിൽ എങ്ങനെ മറ്റൊരുവന്റെ സ്വാർത്ഥതയെ താൻ ആഗ്രഹിക്കും? അന്ന് സംഭവിക്കുന്നില്ല. അപ്പോൾ പരിച്ഛിന്നമായ സ്വാർത്ഥതയ്ക്ക് ഇവിടെ യാതൊരു സ്ഥാനവും, മറിച്ച് അപരിച്ഛിന്നമായ പരമാർത്ഥതയ്ക്കാണ് ഇവിടെ സ്ഥാനം. അതിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏത് ശബ്ദം കണ്ടു കഴിഞ്ഞാലും ശരി, എന്താ അതിന്റെ താല്പര്യമെന്ന് ചിന്തിക്കണം. കർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ടാലും ശരി, ശ്രുതി എന്താ അതിന്റെ താല്പര്യം ചിന്തിക്കുന്നു. അതിന്റെ താല്പര്യം കർമ്മത്തിൽ നിന്നുള്ള മുക്തിയാണ്. ഉപാസന ചെയ്യാൻ ആവശ്യപ്പെടുന്നിടത്തും എന്താ താല്പര്യം? അതിൽ നിന്നുള്ള മുക്തിയാണ്. അതെങ്ങനെ ആ മുക്തിയിലേക്ക് നയിക്കുന്നതാണ് പരമാർത്ഥ ജ്ഞാനം. ഇതാണ് ശ്രുതിയുടെ നിലപാട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്ത് അർത്ഥത്തെടുത്താലും ശരി, മഹാഭൂതാർത്ഥങ്ങളെടുത്താലും ശരി, ബ്രഹ്മലിംഗത്വം ഇതെല്ലാം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള ശബ്ദങ്ങളാണ്. ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുന്നവൻ എല്ലായിടത്തും ഏത് ശബ്ദത്തിനും ആ തത്വത്തെ തന്നെ ഗ്രഹിക്കുന്നുവെന്ന് ചുരുക്കം. അല്ലാത്തവൻ ഒരിടത്തും അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ ഉപദേശം കേൾക്കുകയും അനുസരിക്കുകയും പിന്തുടരുകയൊക്കെ ചെയ്യുമ്പോൾ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? കാലദേശങ്ങൾ കൊണ്ട് പരിമിതമായിരിക്കുന്ന ഒരു സത്വമാണ് വ്യക്തി. ആ വ്യക്തി സത്വത്തിൽ സംഭവിക്കാവുന്ന ന്യൂനതകളെല്ലാം ഉപദേശത്തിൽ സംഭവിക്കാം. അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താണോ കാലദേശ ഉപരിയായിരിക്കുന്ന തത്വത്തെ സാക്ഷാത്കരിച്ച ഒരുവന്റെ വചനത്തെയാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ശ്രുതിയിൽ വ്യക്തി താല്പര്യങ്ങൾ, സ്വാർത്ഥമായ വ്യക്തി താല്പര്യങ്ങളൊന്നും വരത്തില്ല. തത്വത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു ധർമ്മം, താല്പര്യം മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ അതിൽ തന്നെ പല ശബ്ദങ്ങൾ വരുമ്പോൾ സംശയം വരും. ഒരിടത്ത് ബ്രഹ്മം എന്ന് പറഞ്ഞു, ഒരിടത്ത് പ്രാണൻ എന്ന് പറഞ്ഞു, മറ്റിടത്ത് ആകാശം എന്ന് പറഞ്ഞു. എന്താ പറയുന്നു? സർവേ വേദ യത് പദം അമനന്തി, സർവവേദങ്ങളും ഏതൊരു തത്വത്തെ കുറിച്ചാണോ പറയുന്നത്, ഇന്ന ശബ്ദമേ പാടുള്ളൂ എന്നൊന്നുമില്ല. ശബ്ദങ്ങൾ മാറുന്ന സാഹചര്യം അനുസരിച്ച് മാറുന്നു. ബ്രഹ്മലിംഗത്വം അവിരുദ്ധം സർവത്ര, ബ്രഹ്മത്തെ ആണ് താല്പര്യപൂർവ്വം ബോധിക്കുന്നത്, അതിൽ വിരോധമൊന്നുമില്ല എന്നാണ് സിദ്ധാന്തം പറയുന്നത്. എന്നാലോ സഹാബി വിഷയിൽ ഇന്ദ്രിയാണാം സ്വാപബോധയോ പ്രാണയാപ്യം പ്രാണാച്ച പ്രഭവ ശ്രമ, തത്വത്തെ ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ തത്വം അല്ലാത്ത കാര്യങ്ങളും ബോധിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ്. സഹാബി വിഷയിൽ ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒപ്പം സ്വാപപ്രബോധയോ, ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ പ്രാണയാപ്യം പ്രാണനിൽ വിലയിക്കുന്നു, പ്രാണാച്ച പ്രഭവിച്ചണ പ്രാണനിൽ നിന്ന് അതിന്റെ ഉത്പത്തി ഇതെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും പറയുന്ന ശബ്ദങ്ങളുടെ വാച്യാർത്ഥത്തെ എടുക്കണ്ടേ? അല്ല, അതിനെയൊക്കെ വിട്ട് ലക്ഷ്യാർത്ഥത്തെ എടുക്കണമെങ്കിൽ ആ വാച്യാർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകണം, അതും കാണുന്നില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ശ്രുതി പറയുന്നു, യഥാ സുപ്തഃ സ്വപ്നം ന കഞ്ചന പശ്യതി അഥ അസ്മിൻ പ്രാണേ ഏവ ഏകദ്ധ ഭവതി തഥാ ഏനം വാക് സർവേർ നാമഭീസ അപ്യേതി ചർച്ച ചെയ്താണ് നമ്മൾ. യഥാ സുപ്തഃ, ഇവിടെ വ്യക്തമായി പറയുന്നു, ബ്രഹ്മത്തെ കുറിച്ചല്ല പറയുന്നത്, ഈശ്വരനെ കുറിച്ചല്ല പറയുന്നത്. ഈ പരിച്ഛിന്നനായ ജീവൻ സ്വയം തന്റെ ശരീരബോധത്തെയും കളഞ്ഞിട്ട് പ്രപഞ്ചബോധശൂന്യനായി കിടക്കുന്ന സുഷുതിയെക്കുറിച്ച് പറയുകയാണ്. ആണ് യഥാ സുപ്ത സ്വപ്നന കശ്ചന പശ്യതി, അവൻ ഒരു സ്വപ്നത്തെയും കാണുന്നില്ല, അവൻ്റെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബഹിർമുഖങ്ങളായി പ്രവർത്തിക്കുന്നില്ല, അവൻ്റെ അന്ധകരണത്തിൽ വികാര വിചാരങ്ങൾ യാതൊന്നുമില്ല, അവിടെ പ്രത്യയത്തിൻ്റെ ഉദയം ജ്ഞാനത്തിൻ്റെ ആവിർഭാവം സംഭവിക്കുന്നില്ല. അവനെന്ന കഞ്ചന പശ്യതി എന്ന് പറയുന്നു, കാണുന്നില്ല എന്ന് മാത്രമല്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, അവൻ്റെ ഉള്ളിൽ യാതൊരു വൃത്തികളും ഉദയം ചെയ്യുന്നില്ല. അവിടെ എന്താണോ വൃത്തികളുടെ എല്ലാം ശുദ്ധമായ ശൂന്യത. ന കഞ്ചന പശ്യതി സ്വപ്നം ന കഞ്ചന പശ്യതി അഥ അസ്മിൻ പ്രാണേ ഏവ ഏകതാ ഭവതി അവിടെ അവൻ പ്രാണനിൽ ഏകീഭവിച്ചിരിക്കുന്നു. വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. ഏതോ ഒന്നിൽ ഏകീഭവനം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇപ്പോ ഈ ശരീരത്തിൽ അഭിമാനം വന്നിട്ട് ദ്വിധാ ഭവനം സംഭവിച്ചിരിക്കുന്നു, രണ്ടായി സംഭവിച്ചിരിക്കുന്നു. ഒന്ന് ഞാൻ, ഒന്ന് പിന്നെ ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന എന്റെ ഈ അഹംഭാവം. മറ്റൊന്നെന്താണ്? ഈ അഹംഭാവത്തിന് ആധാരമായിരിക്കുന്ന എന്റെ സ്വരൂപമായിരിക്കുന്ന തത്വവും മറ്റൊന്ന് ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന അഹംഭാവം. ഇത് ദ്വൈതം ഇവിടെ വന്നു കഴിഞ്ഞു. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏകതാ ഭവതി. ഇതിനാണ് വേറെ തരത്തിൽ പറയുന്നതാണ് ഏകീഭവനം. ഇതിന് യാതൊരു ബോധവുമില്ല. തത്വത്തെ ഈ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുന്നതിന് ഇതല്ലാതെ, ഈ ഏകീഭവനമല്ലാതെ വേറൊരു ഉപായവും സൃഷ്ടിയിലില്ല. അങ്ങനെ ഒന്നിനും ഉപദേശിക്കുന്നുമില്ല. തത്വഗ്രഹണത്തിന് മറ്റു പലതിനും മറ്റ് പല ഉപായങ്ങളുമുണ്ട്. പക്ഷെ തത്വഗ്രഹണത്തിന് ഇത് ഉള്ളൂ, ഏകീഭവനത്തെ ഗ്രഹിക്കുക. ഏകതാ ഭവതി തഥാ ഏനം വാക് സർവേ നാമഭി സഹ അപ്യേതി ഇതി. അപ്പൊ ഇവിടെ വാഗിന്ദ്രിയം സർവനാമങ്ങളോടും കൂടി അവിടെ വിലയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഗിന്ദ്രിയം കൊണ്ട് വചിക്കുന്നു, ശ്രവണേന്ദ്രിയം കൊണ്ട് ശ്രവിക്കുന്നു, സുഷുപ്തനെ സംബന്ധിച്ച് അവൻ വാഗിന്ദ്രിയം കൊണ്ടൊന്നും വചിക്കുന്നില്ല. മുഖ്യമാണത്, ശ്രവണേന്ദ്രിയം കൊണ്ട് ശ്രവിക്കുന്നുമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാക് സർവൈ നാമഭി സഹ അപ്യേതി, സർവനാമങ്ങളോടും കൂടി ഇതവിടെ വിലയിക്കുന്നു. ശേഷിക്കുന്നില്ല എന്നർത്ഥം വിലയിക്കുക എന്ന് പറഞ്ഞാൽ. വിലയിക്കുക എന്നുള്ളതിൻ്റെ പച്ചയർത്ഥം എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് വിലയിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ശേഷിക്കും. ശേഷിക്കാതെ വിലയിക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഒന്നും ശേഷിക്കുന്നില്ല. ശേഷിച്ചെങ്കിൽ അനുഭവിക്കണം ഗാഠ നിദ്രയിൽ. ഇതാ നമ്മൾക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതാ എന്റെ വാക്ക് വിലയിച്ചു, എന്റെ ശ്രവണേന്ദ്രിയം വിലയിച്ചു, അതിന്റെ സംസ്കാരം താ ഇവിടെ ഇരിക്കുന്നു. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല, ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. എന്തുകൊണ്ടവിടെ? ഇവയുടെ എല്ലാം ശുദ്ധമായ ശൂന്യതയാണ്. അതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെ ഈ വിഷയങ്ങളുടെ എല്ലാം ശൂന്യത. അത് പറഞ്ഞു സർവൈ നാമഭീസാപ്യേതി, എല്ലാ നാമങ്ങളോടും കൂടി ആ ഇന്ദ്രിയങ്ങൾ. വാഗിന്ദ്രിയം വരെ ശൂന്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശൂന്യമായി, എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളും എല്ലാം അവിടെ ശൂന്യമായി. അതൊന്നും പിന്നെ അങ്ങനെ ശൂന്യമാകുമ്പോൾ ശേഷിക്കുന്ന ഏകീഭവനം, അതാണ് വാസ്തവത്തിൽ ഏകീഭവനം എന്ന് പറയുന്നു. താൻ ബോധശൂന്യനായിരിക്കുന്നിടത്തെ ആ ഏകീഭവനം നിലനിൽക്കുന്നുള്ളൂ. ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഉടൻ ദ്വൈതമായി. ഇതിനെ അറിയുന്നു, കേൾക്കുന്നു, അഹംബുദ്ധി വന്നു. ദ്വൈതബുദ്ധിയായി പിന്നെ ഇവിടെ അഭ്യസിക്കണം അദ്വൈത ബോധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കണം. ശ്രവണം, മനനം, നിധിത്യാസനം, ഒടുവിലാണ് നിശ്ചയിക്കുന്നത് ഇതാണ് തത്വം. തന്നിൽ ഇങ്ങനെ ഒരു ദ്വൈതീഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥമായിരിക്കുന്ന തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന തത്വമാണിത് പിന്നീടാ വരുന്നു. സുഹൃത്തിലാണെങ്കിലോ സർവവ്യവഹാരഭാവം. ജാഗ്രതയിൽ വന്നു കഴിഞ്ഞാലോ സർവവ്യവഹാരത്തിൻ്റെയും തത്വഗ്രഹണം രണ്ടും രണ്ടാണ്. ജാഗ്രതയിൽ അഭാവവും സംഭവിക്കുന്നില്ല, സുഹൃത്തിയിൽ തത്വഗ്രഹണവും സംഭവിക്കുന്നില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സഹ അപ്യേതി, എല്ലാം അവിടെ വിലയിച്ചു പോകുന്നു എന്ന് പറയുന്നു. ആ സുഹൃത്തി വിനയിക്കുന്നില്ലെന്നാണല്ലോ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ സുഹൃത്തിയിൽ അവശേഷിക്കുന്ന തത്വം ഏതാണോ, സുഹൃത്തിയിൽ ആധാരമായിരിക്കുന്ന തത്വം ഏതാണോ, ആ തത്വത്തിലാണ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ലയിക്കാനുണ്ടെങ്കിൽ അത് ലയിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പ്രകടമാകാനായിട്ടുണ്ടെങ്കിൽ അത് പ്രകടമാകുന്ന അവിടെയാണ്. തിരശ്ശീല എങ്ങനെയാണോ ചിത്രങ്ങളെല്ലാം വിലയിക്കുന്നത്, കേവലം തിരശ്ശീല മാത്രമായി ശേഷിക്കുന്നത്, അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്. തത്രാവി തല്ലിംഗാത് പ്രാണശബ്ദം ബ്രഹ്മൈവ. അങ്ങനെ ഇവിടെ വ്യക്തമായി സർവ അപ്യത്തെക്കുറിച്ചും സർവത്തിൻ്റെയും പ്രകടഭാവത്തെക്കുറിച്ചും പറയുന്നതുകൊണ്ടും അവിടെ വിശേഷിച്ച് പറഞ്ഞ് സ്വപ്ന സുപ്ത സ്വപ്ന കഞ്ചന പശ്യതി, ഉറങ്ങിക്കിടക്കുന്നവൻ ഒരു സ്വപ്നവും കാണുന്നില്ല എന്ന് വിശേഷിച്ച് പറഞ്ഞെങ്കിലും തത്രാവി തല്ലിംഗ പ്രാണശബ്ദം ബ്രഹ്മ ഏവ, ഇവിടെയും പ്രാണൻ എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ തന്നെ എടുക്കണം. അത് ബ്രഹ്മലിംഗമാണ്. ആ ശബ്ദം ബോധിപ്പിക്കുന്നത് അതിൻ്റെ താല്പര്യമായി ബോധിപ്പിക്കുന്നത് ബ്രഹ്മത്തെയാണ് എന്നർത്ഥം, അല്ലാതെ പഞ്ചവൃത്തി പ്രാണനെയല്ല. എവിടത്തെ കാര്യം ഈ പറയുന്നത്? സുഷുപ്തിയുടെ കാര്യം. അപ്പൊ സുഷുപ്തിയെ ശേഷിച്ച് എന്താണ്? കേവലമായ ബ്രഹ്മം. അങ്ങനെ പ്രാണശബ്ദം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഭ്രമിക്കരുതെന്ന് സാരം. അവിടെ തത്വം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ തത്വത്തിൽ സൃഷ്ടിയെയും പ്രളയത്തെയും ആരോപിക്കുന്നതാണ് ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം. കേവലം ആരോപണം മാത്രം. സൃഷ്ടിക്ക് ആ തത്വമല്ലാതെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ആണ് പറയുന്നത്. സഹപ്യേതീതി തത്രാപി തന്നിങ്കാ പ്രാണശബ്ദം ബ്രഹ്മൈവ. അവിടെയും സ്പഷ്ടമായിട്ടും പ്രാണശബ്ദത്തെ കൊണ്ട് ബ്രഹ്മത്തെ തന്നെ എടുക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആ കാര്യത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. ബ്രഹ്മത്തെ അന്വേഷിച്ച് വേറെങ്ങും പോയേണ്ട കാര്യമില്ല. തൻ്റെ തന്നെ ബുദ്ധി കൊണ്ടൊന്ന് പരിശോധിച്ചാൽ മതി, തന്നെ തന്നെ ബ്രഹ്മത്തെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഗ്രഹിക്കാം, കണ്ടെത്താം, മനസ്സിലാക്കാം. അതിന് ഈ സൃഷ്ടിയിൽ തന്നെ ബ്രഹ്മം തന്നെ വെളിപ്പെട്ടിരിക്കുന്ന സ്ഥാനമാണ് സുഷുപ്തി. സ്വയം പ്രകാശ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിനൊരിക്കലും ഒളിച്ചിരിക്കാൻ കഴിയത്തില്ല. അത് പ്രകടമായിരിക്കുന്ന സ്ഥലമാണ് സുഷുപ്തി. അത് സർവവ്യവഹാരശൂന്യമായി അതിനെ ഗ്രഹിക്കാൻ വേണ്ടി, സർവമിഥ്യാസങ്കല്പശൂന്യമായി അതിനെ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞുകൂടെ സുഷുപ്തിയെ കാണിച്ചു. യത് പുനരന്നാദിത്യസന്നിധാന പ്രാണശബ്ദസ്യ അബ്രഹ്മത്വമിതി. അത് മറ്റൊരു വിഷയത്തിലേക്ക് വരുന്നു. അവിടെ തന്നെ മൂന്ന് പേരോട് വിശ്വസിച്ചു ചോദിച്ചല്ലോ, ഒരാൾ പ്രാണൻ എന്ന് പറഞ്ഞു, മറ്റു രണ്ടുപേരും പറഞ്ഞു, ഒരാൾ പറഞ്ഞു അന്നമാണ് സാമത്തിൻ്റെ ഗതി എന്താണ്, അന്നമാണ്. വേറൊരാൾ പറഞ്ഞു എന്താണ് സാമത്തിൻ്റെ ഗതി, അയാൾ പറഞ്ഞു ലോകമാണ്, ഈ ലോകമാണ്. രണ്ടിനെയും നിഷേധിച്ചു. അല്ല, സാമത്തിൻ്റെ ഗതി പ്രാണനാണെന്ന് പറഞ്ഞാൽ പ്രാണൻ എന്താണെന്നാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ യത്പുനഃ അന്ന ആദിത്യ സന്നിധാന, അന്നത്തിൻ്റെയും ആദിത്യത്തിൻ്റെയും സന്നിധാനത്തിൽ സാമീപ്യത്തിൽ പറഞ്ഞതുകൊണ്ട് പ്രാണസ്യ അബ്രഹ്മത്വമിതി, പ്രാണൻ ബ്രഹ്മമല്ല എന്ന് പറഞ്ഞു. അത് അയുക്തം ശരിയല്ല. അതിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് അന്നത്തിൻ്റെയും ആദിത്യൻ്റെയും സമീപത്തിൽ പറഞ്ഞതുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്നത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞതോ അത് ശരിയല്ല. എന്തുകൊണ്ട്? വാക്യശേഷ ബലേന പ്രാണശബ്ദസ്യ ബ്രഹ്മവിഷയ പ്രതീയമാനായ സന്നിധാനസ്യ അകിഞ്ചിത് കരത്വ. സന്നിധി എന്ന് പറഞ്ഞല്ലോ, സന്നിധി എന്ന് പറയുന്നത് മീമാംസകർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. അപ്പം അതനുസരിച്ച് ഇവിടെ പ്രാണശബ്ദത്തിന്റെ സന്നിധിയിലാണ് ആദിത്യന് മനവും വന്നിരിക്കുന്നത്. അപ്പൊ ആ സാന്നിധ്യം അനുസരിച്ച് ഇവിടെ പ്രാണനെന്ന് പറയുന്നതും അന്നത്തെയും ആദിത്യനെയും പോലെ പഞ്ചവൃത്തിയായ ഒരു ജഡവസ്തുവാണെന്ന് എടുക്കണം. എന്താ കുഴപ്പം? പറയുന്നത് ശരിയല്ല. പ്രാണൻ പഞ്ചവൃത്തി പ്രാണനല്ല. അന്നശബ്ദത്തിന്റെയും ആദിത്യശബ്ദത്തിന്റെയും സമീപത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഒരു ജഡമായ പഞ്ചവൃത്തി പ്രാണനല്ല. തദയുക്തം വാക്യശേഷബലേന. വാക്യവിശേഷം തുടർന്ന് വരുന്ന ഭാഗത്ത് പ്രാണശബ്ദസ്യ ബ്രഹ്മവിഷയതായ പ്രതീയമാനായ, പ്രാണശബ്ദത്തിന് ബ്രഹ്മാർത്ഥമാണ്, അത് അവിടെ പ്രകടമാകുന്നില്ല. ഇത് കഴിഞ്ഞു വരുന്ന ഭാഗത്താണ് പറയുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. ഇതൊക്കെ ഈ തുടർന്നു വരുന്ന ഭാഗത്താണ്. ഇതിന്റെ തൊട്ടുമുമ്പുള്ള ഭാഗത്താണ് ചതുഷ്പാദായ ഗായത്രിയെ കുറിച്ച് പറയുന്നത്. ഇതെല്ലാം ഉപാസനാ പ്രകരണമാണ്. ഇവിടെ എന്താണ്, എങ്ങനെ ഉപാസിക്കണം? പഞ്ചവൃത്തി പ്രാണനായിട്ടാണോ ഉപാസിക്കേണ്ടത്, പ്രാണനെ അതോ ബ്രഹ്മമായിട്ടാണോ, അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ചർച്ച. ആ നിർണയത്തിലൂടെ എന്താണ്, സർവ്വ ഉപാസനയ്ക്കും അർഹമായിരിക്കുന്ന ബ്രഹ്മതത്വം ഒന്ന് അത് പ്രകടമാകും എന്നുവെച്ചാൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ മുഖ്യമായി ഉപാസനയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്, ബ്രഹ്മമാണ്. അല്ലാതെ ഈ തുച്ഛമായ പ്രാണനും മറ്റുമല്ല. അതുകൊണ്ട് ഉപാസനയ്ക്ക് ഇവിടെ ബ്രഹ്മത്തെ ആശ്രയിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ബ്രഹ്മത്തിന്റെ തത്വത്തിൽ പറയുന്നുണ്ട്, അതായത് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഉപാസനയിൽ എന്തിനെ ആശ്രയിച്ച് ഉപാസന നടത്തണം, ബ്രഹ്മത്തെ ആശ്രയിച്ചാണോ അതോ പ്രാണനെ ആശ്രയിച്ചാണോ, അതാണ് ഇവിടുത്തെ ചർച്ച. അപ്പോൾ ഇവിടെ വാക്യശേഷത്തിൽ തുടർന്നു വരുന്ന ഭാഗത്തിൽ ബ്രഹ്മത്തെ തന്നെ വ്യക്തമായും വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഗ്രഹിക്കേണ്ടത് ബ്രഹ്മത്തെ ആണ്. അത് ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണോ അതോ ബ്രഹ്മത്തിന്റെ ഉപാസനയാണോ, അത് രണ്ടാമത്തെ കാര്യം. എന്നാലും ഇവിടെ ബോധിപ്പിക്കുന്നത് ബ്രഹ്മത്തെയാണോ. സാറിന് ചോദിക്കുന്ന ചോദ്യം, ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണെങ്കിൽ പിന്നെ ഉപാസനയുടെ ആവശ്യമുണ്ട്? ബ്രഹ്മത്തിന്റെ ബോധം സുഖരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഉപാസനയാകാം. അത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മബോധത്തിന് താൻ അസമർത്ഥനാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപാസനയാകാം. പക്ഷെ ഉപാസിച്ചാണ് എന്തിനു ഉപാസിക്കണം? അത് ബ്രഹ്മത്തെ തന്നെ ഉപാസിക്കണം എന്നാണ്. അതുകൊണ്ട് സന്നിധി എന്നുള്ള പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ബ്രഹ്മമല്ല പ്രാണെന്ന് പറഞ്ഞാൽ അന്ന് എടുക്കരുത്. ബ്രഹ്മൻ തന്നെ പുനഃ പ്രാണശബ്ദസ്യ പഞ്ചവൃത്തു പ്രസിദ്ധ തരത്വം പറയുന്നു. പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ തന്നെ, ബ്രഹ്മമൊന്നുമല്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പറയാറുണ്ട്, എന്റെ പ്രാണൻ, അതാ ആ വ്യക്തിയുടെ പ്രാണൻ പോയി, ആ വ്യക്തിയുടെ പ്രാണൻ ക്ഷീണമായി, ആ വ്യക്തിയുടെ പ്രാണൻ നശിച്ചുപോയി എന്നെല്ലാം പറയാറുണ്ടല്ലോ. അപ്പോൾ പ്രാണശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് പഞ്ചവൃത്തി പ്രാണനാണ്, ബ്രഹ്മമല്ല. യത്പുനഃ പ്രാണസ്യ പഞ്ചവൃത്തു പ്രസിദ്ധ തരത്തു, അത് അവിടെയാണ് അത് പ്രസിദ്ധമായിരിക്കുന്നത്. പറയുന്നു തദാകാശ ശബ്ദ ശിവ പ്രതിവിധേയം. അത് ആകാശ ശബ്ദത്തെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ആകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൗതികാകാശമാണ്. പക്ഷെ ഇവിടെയോ ഈ സന്ദർഭത്തിലോ ആകാശം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ഭൗതികമായ ആകാശത്തെ അല്ല എടുത്തത്, ഗ്രഹിച്ചത് പിന്നെ പരമമായ ബ്രഹ്മതത്വത്തെയാണ്. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് താല്പര്യതാണ്. ആകാശമെന്നോ പ്രാണനെന്നോ എന്ത് ശബ്ദമോ എന്നുള്ളതല്ല, എന്ത് തത്വം എന്നുള്ളതാണ് ഗ്രഹിക്കേണ്ടത്. ശബ്ദത്തിൽ നിന്ന് പലതും എടുക്കാം. ചിലപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ഉപാസനയ്ക്ക് വേണ്ടി അതേ അർത്ഥത്തെ എടുക്കാം, ഉപാസനയ്ക്ക് വേണ്ടി അതിനും ശ്രേഷ്ഠമായ അർത്ഥത്തെ എടുക്കാം. പക്ഷേ ആ സന്ദർഭത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തത്വത്തെ ഗ്രഹിക്കുമ്പോൾ ആകാശ ശബ്ദത്തിന്റെ തത്വത്തെ ഗ്രഹിച്ചതുപോലെ തന്നെ പ്രാണശബ്ദത്തിനെയും തത്വത്തെ പരമാർത്ഥമായി തന്നെ ഗ്രഹിക്കണം. അപ്പോൾ ഈ ഭേദമൊന്നും മനസ്സിലാക്കാതെ പലരും പ്രാണനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറഞ്ഞ് വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദിത്യനെയാണ് ഉപാസിക്കേണ്ടത് ഈ കാണുന്ന എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അതിനിങ്ങനെ കണ്ണും മേഴ്ച്ച് നോക്കി ഇന്ന് കണ്ണ് കേടാക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിനെ ഉപാസിക്കാം. മനുഷ്യന് അന്നപാനാദികളൊക്കെ ഉപാസിക്കുന്നുണ്ട്. അവനെന്തൊക്കെയാണോ വേണ്ടത് അതിനേക്ക് അവന് ഉപാസിച്ചോളെ. അപ്പം വേണമെങ്കിൽ ആദിത്യനെ ഉപാസിക്കാം. പക്ഷേ ശ്രുതി അതല്ല നിർദ്ദേശിക്കുന്നു. അതിൻ്റെ തത്വത്തെ ബോധിക്കാൻ പറയുകയാണ്. ഇനി ഉപാസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ തത്വത്തെ ബോധിച്ചിട്ട് ആ തത്വത്തെ ഉപാസിക്കുക. ആ തത്വബോധത്തിൻ്റെ ദൃഢതയിൽ എത്തിച്ചേരാൻ വേണ്ടി. തസ്മാ സിദ്ധം പ്രസ്താവ ദേവതായ പ്രാണസ്യ ബ്രഹ്മത്വം. അതുകൊണ്ട് പ്രസ്താവ ദേവതയായിരിക്കുന്ന പ്രാണൻ അത് ബ്രഹ്മമാണ്, അല്ലാതെ ജഡപ്രാണനല്ല. ഇനി ശ്രുതിയൊക്കെ വിടുക, ശ്രുതിയെല്ലാം പോയി. അവിടുത്തെ ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഈ ശ്രുതി ചിന്ത അങ്ങ് വിടുക, വെട്ടിട്ട് ഗ്രഹിക്കുക. എന്താണ് പ്രാണൻ? നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ പ്രാണനാണ്, എൻ്റെ സർവസ്വമാണ് എന്ന്. എന്തുകൊണ്ട് പറയുന്നു? എൻ്റെ പ്രാണൻ പോയാലും, എൻ്റെ പ്രാണനെ ത്യജിച്ചാലും, എന്നുവെച്ചാൽ പ്രാണനാണ് മുഖ്യം, പ്രാണനാണ് മഹത്വമുള്ളത് എന്ന് ധരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് പ്രാണനല്ല മുഖ്യം, പ്രാണനേക്കാളും മുഖ്യമായ ഒന്നിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് എന്താണോ അത് ബ്രഹ്മമാണ്. പ്രാണന്റെ തത്വം ബ്രഹ്മമാണ്, പ്രാണനല്ല അത് പ്രാധാന്യം. അതുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കാതെ പ്രാണനെ ഉപാസിക്കുന്നവരുണ്ട്. അതൊക്കെ ലൗകിക ബുദ്ധി ചെയ്യുന്നതാണ്, വൈദികമായ ബുദ്ധിയല്ല. പ്രാണനാണ് ശ്രേഷ്ഠമെന്ന് കരുതിയിട്ട് പ്രാണനെ ഉപാസിക്കും, പ്രാണനെ കൊണ്ട് പല അഭ്യാസങ്ങളും നടത്തിക്കും. അതൊക്കെ ലൗകികമായ ബുദ്ധിയാണ്. വൈദിക ബുദ്ധിയിൽ എന്താണ്? പ്രാണൻ തത്വമാണ്. പിന്നെ ആ തത്വത്തെ ഉപയോഗിച്ച് എങ്ങനെയാ പ്രാണായാമം ചെയ്യുന്നു? പ്രാണായാമവും പ്രത്യാഹാരവും എല്ലാം എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട്? പ്രാണൻ തത്വമാണ്. ഈ തത്വത്തെ ഗ്രഹിക്കാത്തവർക്ക് എന്തെങ്കിലും ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാണനെ കൊണ്ട് ആയാമം ചെയ്യിക്കുന്നത്. തത്വത്തെ ഗ്രഹിക്കുന്നവന് അതിൻ്റെ ആവശ്യമില്ല, ഗ്രഹിക്കാത്തവനതാകാം, അതെല്ലാം ഉപാസനയുടെ ഭാഗമാണ്. രണ്ടും വേണമെന്ന് പറഞ്ഞാലോ അത് നടക്കത്തില്ല. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്ന വിഴാനും പാടില്ല, അത് പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചേ തീരും. എന്നുവെച്ചാൽ ഒന്നുകിൽ തത്വത്തെ ഗ്രഹിക്കുക, അതല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക. പക്ഷെ പ്രാണന്റെ തത്വം ബ്രഹ്മമാണ് എന്ന് ഗ്രഹിക്കുന്നവന് അതിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാ വിഷയം ഇവിടെ തീർന്നു. പ്രണശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കുക. അത്ര കേജിത് ഉദാഹരണത്തെ ഇവിടെ ഇനി പറയുന്നത് ഈ അധികരണത്തിന്റെ വിഷയവാക്യം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. പ്രാണസ്യ പ്രാണം പ്രാണബന്ധനം ഹി സൗമ്യമനായിരിക്ക. ഇവിടെ ചർച്ച ചെയ്യുന്നു പ്രാണസ്യ പ്രാണൻ എന്ന് പറയുന്നിടത്ത് പ്രാണശബ്ദത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രാണബന്ധനം ഹി സൗമ്യ മനഃ എന്ന് പറയുന്നിടത്ത് പ്രാണശബ്ദത്തെ കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച എന്ന് പറയുകയാണെങ്കിൽ തഥായുക്താത് ശരിയല്ല. അതിന് സമാനം പറയുന്നത് ശബ്ദഭേദാത് പ്രകടനാച്ച സംശയാനുപത്തേ. ഇവിടെയും പറയുന്നത് വലിയ തത്വമാണ്. എന്തിനാണ് ഈ രാപകൽ ചർച്ച എന്ന്? വാസ്തവത്തിൽ ആഗമം നേരത്തെ ചോദിച്ചാൽ എന്താണ് ഈ ആഗമം എന്ന് പറഞ്ഞാൽ? ആഗമം എന്ന് പറയുന്നത് വിചാരം കൂടാതെ തന്നെ തത്വത്തെ ബോധിപ്പിക്കുന്ന ഒന്നാണ് ആഗമം. ശ്രോതാവ് വിചാരം ചെയ്യേണ്ട കാര്യമില്ല, ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ബോധിപ്പിക്കുന്നു പരമാർത്ഥം ഇന്നതാണ് എന്ന്. ആഗമം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ബോധിക്കണം, എന്നാലേ അത് ആഗമ പ്രമാണമാകും. എന്തുകൊണ്ടിവിടെ പറഞ്ഞു സംശയാനുപത്തെ? തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തുമ്പോൾ ശ്രോതാവിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ശ്രോതാവ് സംശയിക്കരുത്. ശബ്ദത്തെ ശ്രവിക്കുന്നു, തത്വത്തെ ഗ്രഹിക്കുന്നു, അത് തന്നെ സംഭവിക്കുന്നു. കാരണം തത്വത്തിൽ സംശയത്തിനും നിലയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു തത്വത്തെ ശ്രുതി നേരിട്ടാണ് ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ പിന്നെ അവിടെ വിചാരത്തിന്റെ ആവശ്യമില്ല. ശരിക്കും അപ്പോഴേ ശ്രുതി പ്രമാണമാകത്തുള്ളൂ. ഭാഷകാരം ഇവിടെ പറയുന്നത് അങ്ങനെ തത്വത്തെ ബോധിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങളെ പ്രത്യേകമായിട്ടത് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ വാക്യങ്ങളിൽ നിന്ന് തത്വത്തെ ബോധിക്കാൻ ശേഷിയുള്ളവർക്ക് ആ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ബോധമുണ്ടായിക്കോളും. അവിടെ പിന്നെ ബോധത്തിനപ്പുറം വേറൊന്നുമില്ല. ബോധമുണ്ടായാൽ ബോധത്തിന് ശേഷം എന്ത് എന്നൊരു ചോദ്യമില്ല. എങ്ങനെ? ശ്രുതിയിൽ നിന്ന് ബോധമുണ്ടായാൽ, അതാണ് കാരണം ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ശ്രോതാവ് ശ്രുതി ശ്രവിച്ചു, തത്വമസി അവം ബ്രഹ്മാസ്മി ശ്രവിച്ചു ശ്രോതാവിന്, ആ ബോധമുണ്ടായി. അവിടെ സംശയമൊന്നും കടന്നു വരാൻ യാതൊരു വഴിയില്ല. അന്ധകരണം അത്ര ശുദ്ധ സാത്വികമായിരുന്നു, തത്വഗ്രഹണ സമർത്ഥമായിരുന്നു. അപ്പോഴേ ആഗമം ശരിയായി പ്രമാണമാകത്തുള്ളൂ, ആഗമ സാർത്ഥകമാകത്തുള്ളൂ. വെളിച്ചം ടോർച്ച് അടിച്ച് ഇരുട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ വെളിച്ചം സാർത്ഥകമാകും? ടോർച്ച് അടിച്ചതിന് ശേഷം ഇരുളിനെ പാത്രങ്ങളിൽ മാറ്റുകയാണ്, കോരി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ വെളിച്ചം സാർത്ഥകമാകും? വെളിച്ചം അന്ധകാര നാശകമാകത്തില്ല. അത് തന്നെ ഇവിടെയും പറയുന്നു. അങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിൽ നിന്നും നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്നും ബോധമുണ്ടാകും. അതിനെ ഇവിടെ തിരിച്ചും മറിച്ചും ആ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് മുമ്പ് പറഞ്ഞല്ലോ, അങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം വിപരീതമായ ബുദ്ധി ഉണ്ടായവർക്ക് അത് മാറുന്നതിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് സാക്ഷാത് ബുദ്ധി ഉണ്ടായവർക്ക് പിന്നെ വിചാരത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നാനാതരത്തിൽ വിചാരം ചെയ്യുന്ന എന്താണ്? ഈ ശ്രോതാവിന്റെ ഉള്ളിലുള്ള വികല്പങ്ങളെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. തത്വത്തെ ശ്രവിച്ചു ബോധിച്ചു, പക്ഷെ വീണ്ടും വികല്പങ്ങൾ വന്ന് അതിനെ ആവരണം ചെയ്യുന്നു എന്നാണ്. പായലുള്ള കുളത്തിലേക്ക് കല്ലെടുത്തിട്ട് പായൽ മാറി വെള്ളം തെളിഞ്ഞു കണ്ടു, പക്ഷെ വീണ്ടും ആ ഓളങ്ങൾ അവസാനിക്കുമ്പോൾ വീണ്ടും പായൽ വന്ന് കുളത്തെ മൂടുന്നു, പിന്നെ ജലം കാണാൻ പറ്റുന്നില്ല. അവിടെ വീണ്ടും വീണ്ടും കല്ലെടുത്തിടേണ്ടി വരും പായലിനെ മാറ്റാൻ. അത് പായൽ മാറാത്തോണ്ടല്ല, മാറിയിട്ടും വീണ്ടും പായൽ വന്ന് മൂടുന്നോണ്ടാണ്. അപ്പൊ അവിടെയാണ് വിചാരത്തിന്റെ ആവശ്യം. ഇല്ലെങ്കിൽ ആ ശ്രുതി ഈ ശ്രുതി അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇത്രയൊക്കെ ചർച്ച ചെയ്തിട്ട് എന്ത് ബോധം ഉണ്ടാകാനാണെന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ചർച്ച ചെയ്തിട്ടും ബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ബോധത്തെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും അബോധത്തിൽ താൻ അബോധത്തിലാണ് താൻ ഇരിക്കുന്നത്, പിന്നെ തനിക്ക് ഇങ്ങനെ ബോധം ഉണ്ടാകും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പ്രാണസ്യ പ്രാണം പ്രാണബന്ധനം ഈ സോമി മനഃ എന്ന് പറയുന്നിടത്തുകൊണ്ട് പ്രാണശബ്ദം, ആ പ്രാണനെ കുറിച്ചൊന്നും ഇവിടെ വിചാരം ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പൂർവക്ഷി പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ വിചാരം ചെയ്യുന്നതെന്ന്. ഭാഷ്യകാരം പറയുന്നത് അതൊന്നും ഇവിടെ വിചാരം ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവിടെയൊക്കെ സ്പഷ്ട ബ്രഹ്മലിംഗമാണ്, സ്പഷ്ടമായിട്ടും അറിയാം. പ്രാണന്റെ പ്രാണൻ എന്ന് പറയുമ്പോൾ അറിയാം പ്രാണനും അപ്പുറത്തുള്ളതാണ്, പ്രാണന്റെ ഈ സ്വരൂപമായിരിക്കുന്ന പ്രാണനാണ്. അവിടെ സാമാന്യമായ വ്യുത്പത്തി ശബ്ദാർത്ഥ സംബന്ധത്തെക്കുറിച്ച് ബോധമുള്ളവർ വ്യക്തമാവും കേൾക്കുമ്പോൾ. എല്ലാത്തവനും ബോധമുണ്ടാകത്തില്ല. അവിടെ പിന്നെ അതിനെ വീണ്ടും ഇട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ അതല്ല ചർച്ച ചെയ്യുന്നത്. പ്രാണസി പ്രാണം പ്രാണബന്ധനം സ്വമിമനഃ ഇതിച്ച, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് ചിലത് പറയുന്നു. അത് ശരിയല്ല, അതൊന്നുമല്ല. കാരണം അതൊക്കെ സ്പഷ്ടമാണ്. തഥായുക്തം, അത് ശരിയല്ല. ശബ്ദഭേദാത് പ്രകടനാച്ച സംശയ അനുപത്തെ. എന്തുകൊണ്ട് പ്രാണസി പ്രാണമെന്ന് പറയുന്നിടത്ത് ശബ്ദഭേദം കൊണ്ടും പിന്നെ പ്രകരണം കൊണ്ടും സംശയം ഉണ്ടാകത്തില്ല? ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിന് വേണ്ടി ബ്രഹ്മസൂത്രത്തിൽ ഒരു അധികരണത്തിന്റെ ആവശ്യമില്ല. അധികരണം എന്തിനു വരുന്നു? സംശയത്തെ ദൂരീകരിക്കാൻ. ശ്രുതിയെ ആശ്രയിച്ചുള്ള ചിന്തയിൽ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് തത്വശ്രവണം എന്ന് പറയുന്നത് ശ്രോതാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രവണം പക്ഷെ അത് ആ സംഭവം എന്ന് പറയുന്നത് അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന തരത്തിലായിരിക്കും. അപ്പൊ അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളുടെയും ദൂരീകരണം അവിടെ സംഭവിക്കും. എന്നാലേ ശ്രവണം സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. അത് വേണ്ടിവരുന്ന ഇവിടെ സ്പഷ്ടമല്ലാത്തടത്ത്, ഇന്നുമ്പ് പറഞ്ഞതുപോലെയുള്ള സ്ഥലങ്ങൾ ഇവിടെ അങ്ങനെയല്ല. ശബ്ദഭേദ പ്രകരണാശ്ച പ്രകരണം കൊണ്ടും സംശയാനുഭവത്തെ സംശയം ഉണ്ടാകുന്നില്ല. തത്വമസി ഉപദേശിക്കുന്ന ആ പ്രകരണത്തിൽ തത്വത്തെ പറയുമ്പോൾ ഇവിടെ സംശയം ഉണ്ടാകുന്നില്ല. സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ചർച്ച ആവശ്യമാണ്. ഇതെല്ലാം അധികാരി ഭേദമനുസരിച്ചല്ലേ എന്ന് തോന്നുന്നു. ചിലർക്ക് സംശയം ഉണ്ടാവും, ചിലർക്ക് സംശയം ഉണ്ടാകത്തില്ല. ചിലർക്ക് കേട്ടാൽ ബോധിക്കാൻ പറ്റും, ചിലർക്ക് കേട്ടാൽ ബോധിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ഒക്കെ ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാവും. പക്ഷേ കേൾക്കാൻ യോഗ്യനായ ഒരുവന് ഈ പ്രാണസ്യ പ്രാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പ്രാണന്റെയും സ്വരൂപമായിരിക്കുന്ന പ്രാണനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബോധ്യം പ്രാണബന്ധനം ഹി സൗമ്യ മനഃ അവിടെ വ്യക്തത വരും. ഇവിടെ ബോധിപ്പിക്കുന്ന കേവലമായ പഞ്ചവൃത്തിയായ ജഡപ്രാണനെയല്ല, തത്വത്തെയാണ് ബോധ്യം വരും. അങ്ങനെ യോഗ്യരായ ബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ശബ്ദഭേദം കൊണ്ടും പ്രകടനം കൊണ്ടും സംശയം ഉണ്ടാകുന്നില്ല. എന്താണ് അത് വിശദീകരിക്കുന്നത്? പിതു പിതേതി പ്രയോഗോ അന്യഹ പിതാ ഷഷ്ടി നിർദ്ദിഷ്ടോ അന്യഹ പ്രഥമ നിർദ്ദിഷ്ട പിതു പിതേതി ഗമ്യതേ. പിതു പിതാ എന്ന് പറയുന്നു, രണ്ടും ഒരേ ശബ്ദം തന്നെ, പിതൃശബ്ദം. പക്ഷെ ഒരിടത്ത് ഷഷ്ടിയിൽ പിതുഹു, വേറെടുത്ത് പിത പ്രഥമയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവൻ മനസ്സിലാക്കുന്നു പിതുഹു പിതാ, പിതാവിന്റെ പിതാവ് അപ്പൂപ്പൻ. പിതു പിതാന്ന് പറയുന്ന അപ്പൂപ്പനെയാണ് അച്ഛനെയല്ല പറഞ്ഞിരിക്കുന്നത്. ബോധം വരുന്നു വാക്യത്തിൽ നിന്ന് തന്നെ. അതാണ് ശബ്ദഭേദം. അവിടെ അടുത്ത ഭേദവും വരുന്നു. പിതാവിനെയല്ല പറഞ്ഞത്, പിതുഹു പിതാ, പിതാവിന്റെ പിതാവിനെയാണ്. വേഗവും മനസ്സിലാകുന്നു. പിതുഹു പിതേരി പ്രയോഗോ പ്രയോഗ അന്യ പിതാ ഷഷ്ടി നിർദ്ദിഷ്ട അന്യ പ്രഥമാ നിർദ്ദിഷ്ട പിതു പിതാ ഇത് ഗമ്യതി. തദ്വത് പ്രാണസി പ്രാണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. ശബ്ദഭേദ പ്രസിദ്ധാത് പ്രാണാത് അന്യ പ്രാണസി പ്രാണയെ നിശ്ചയതേ. അപ്പോ സാധാരണമായ പ്രാണനിൽ നിന്നും അന്യമായി പ്രാണന്റെ പ്രാണൻ അങ്ങനെ ഒന്നുണ്ടെന്ന് ബോധ്യം വരുന്നു. അപ്പോ അവിടെ പിതുഹു പിത എന്ന് പറഞ്ഞപ്പോ അപ്പൂപ്പൻ ഗ്രഹിച്ചതുപോലെ പ്രാണന്റെ പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രാണനും പ്രാണനായിരിക്കുന്ന ഒരുവൻ എന്നുള്ള തലത്തിൽ തത്വത്തെയാണ് ഗ്രഹിക്കുന്നത്, പരബ്രഹ്മത്തെയാണ് ഗ്രഹിക്കുന്നത് ശബ്ദഭേദം കൊണ്ട്. അവിടെ പിന്നെ കൂടുതൽ വിചാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഗ്രഹിക്കും. അവിടെ കുത്തിയിരുന്ന് വിചാരം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛനെന്ന് പറയുന്നത് അച്ഛൻ്റെ മോനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ, അങ്ങനെയൊന്നും വിചാരം ചെയ്യേണ്ട കാര്യമില്ല. അച്ഛൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, വ്യക്തത വരുന്നു. അതുപോലെ പ്രാണന്റെ പ്രാണെന്ന് പറയുമ്പോൾ പ്രാണന്റെ സ്വരൂപമായിരിക്കുന്ന തത്വം, പരമാർത്ഥ തത്വം, അത് പ്രാണനും പ്രാണനായിരിക്കുന്നു എന്ന് ഒരു സാമാന്യ വ്യുത്പത്തിയുള്ള ഒരാളിന് ബോധിക്കാൻ കഴിയുന്നു. പദപദാർത്ഥ സംബന്ധ ജ്ഞാനം അറിയാമെന്നുള്ള ഒരാളിന് അത് ബോധിക്കാൻ കഴിയുന്നു. അവിടെ പിന്നെ എന്താ കൂടുതൽ വിചാരം? അപ്പൊ ഈ അധികരണങ്ങളെല്ലാം വിചാരം ആവശ്യമായി വരുന്ന സ്ഥലത്താണ്. അങ്ങനെ ഒരു വിചാരം വന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാണന ബ്രഹ്മമെന്ന് കരുതി കളയും, മനസ്സിന് ബ്രഹ്മമെന്ന് കരുതി കളയും, ആകാശത്തെ ബ്രഹ്മമെന്ന് കരുതി കളയും. ഇനി തത്വത്തെ മനസ്സിലാക്കിയ ഒരാൾ തത്വത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നവനും അവന്റെ മനസ്സ് പ്രാണനിലും ആകാശത്തിലും ജ്യോതിഷിലും എല്ലാം ഉടക്കി നിന്നു പോവും, തത്വത്തിലെത്തത്തില്ല. അപ്പോൾ ഇതായിരിക്കും ആ പറഞ്ഞത്, ഈ ജ്യോതിഷനായിരിക്കും അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞതെന്ന് അവൻ നിശ്ചയിച്ച് ദൃഢമായി നിശ്ചയിച്ച് അവൻ്റെ ബുദ്ധി തിരിഞ്ഞു പോകും. അപ്പം അത് വരാൻ പാടില്ല. അതുകൊണ്ട് എവിടെയാണോ വ്യക്തമായി പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ വലിയ വിചാരത്തിനൊന്നും ആവശ്യമില്ല. അവിടെ ശ്രുതി നേരിട്ട് തന്നെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അവിടെയാണ് ശ്രുതി ശരിക്കും ആഗമ പ്രമാണമായി മാറുന്നത്. അത് നേരിട്ട് തന്നെ ബോധിപ്പിക്കും. അതായത് ഇപ്പോൾ കണ്ണ് പ്രമാണമായിരിക്കുന്ന അവിടെ നേരിട്ട് കണ്ണ് കൊണ്ട് മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ട് ഇത് ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുമ്പോൾ, അല്ല കണ്ണുകൊണ്ട് കണ്ട് പിന്നെ അവിടെ ഒരുപാട് ചിന്തിച്ചൊക്കെ നിശ്ചയിക്കേണ്ടി വന്നാൽ പിന്നെ ആ അറിവിന് ആ കാഴ്ചയ്ക്ക് പിന്നെ കണ്ണെങ്ങനെ പ്രമാണമാകുന്നു. അല്ല ഇതുപോലെ എന്താണ് ശ്രുതി യാഗമം പരമപ്രമാണമാണ്. അത് പരമപ്രമാണമായത് എന്തുകൊണ്ട്? അത് കേട്ട മാത്രയിൽ തന്നെ അവന് ബോധ്യം വന്നു. അങ്ങനെ ബോധിപ്പിക്കുന്ന ശ്രുതി ഭാഗങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി ബ്രഹ്മസൂത്രത്തിന്റെ അധികരണങ്ങളെയൊന്നും ആവശ്യമില്ല, എന്നുവെച്ചാൽ വിചാരത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം. ഇവിടെ വിചാരത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംശയമുള്ള ഭാഗങ്ങൾ വന്നിരിക്കുന്നു. അവിടെ വിചാരത്തിലൂടെ നിർണയിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ പലതും കയറിയിരിക്കും. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ അവൻ പ്രാണനാണെന്ന് ധരിക്കും, മനസ്സെന്നും ധരിക്കും, ആകാശമെന്നും ധരിക്കും, ജ്യോതിഷെന്നും ധരിക്കും. അല്ല മറിച്ചു നോക്കാൻ എന്താണ്, ഒരാള് ബ്രഹ്മതത്വത്തെ അവൻ കേട്ടു, അവന് ബോധിച്ചില്ല ശരിക്കും, അവൻ വിചാരം ചെയ്യുന്നു, അവൻ ചിലപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ജ്യോതിഷരായിരിക്കും, പ്രാണനിലായിരിക്കും, അതിനപ്പുറം അവന് പോകാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ഓരോ സമയവും സ്വയം തോന്നുക ഇപ്പോൾ ആ പറഞ്ഞ തത്വം കൂടുതൽ വ്യക്തമായി പ്രകാശിക്കുന്നു എന്ന് വെച്ചാൽ അതുവരെ വ്യക്തമായിരുന്നത് തത്വമായിരുന്നില്ല. മുമ്പും വ്യക്തതയുണ്ടായിരുന്നു, പക്ഷേ അത് തത്വമായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി എന്ന് പറയുമ്പോൾ എന്താണ്, മുമ്പ് വ്യക്തമായിരുന്നത് തത്വമല്ല എന്നുകൂടെ ബോധിച്ചു. അങ്ങനെ ഈ മാറ്റം വരുന്ന എന്തുകൊണ്ട്? വിചാരത്തിന്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് അത് ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതി ശബ്ദഭേദാത് പ്രസിദ്ധാത് പ്രാണാത് അന്യഹ പ്രാണസി പ്രാണ ഇതി നിശ്ചയതേ നഹി സൈവ തസീതി ഭേദം നിർദ്ദേശാർഹോ ഭവതി. അത് തന്നെ അതെന്ന് പറയാൻ പറ്റില്ല. പിതാവിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ പിതാവിന്റെ പിതാവ് എന്ന് വരത്തില്ല. അവിടെ ഭേദം വന്നു. ഭേദം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഷഷ്ടിയുണ്ട്, ഭേദത്തെ നിർദ്ദേശിക്കുന്നു. സയേവ തസ്യ ഇത് ഈ ഭേദം നിർദ്ദേശിച്ചു. അവൻ തന്നെയാണ് അവന്റെ അച്ഛനെന്ന് പറയാൻ പറ്റില്ലല്ലോ. യസ്യ പ്രകരണേയോ നിർദ്ദിശ്യതി നാമാന്തരേണാപി സയേവ തത്ര പ്രകരണേ നിർദ്ദിഷ്ട ഇത് ഗമ്യതി. അതിന് പ്രകരണത്തെ കുറിച്ച് പറയുന്നു. ഒരു പ്രകരണത്തിൽ ഏതൊന്നിനെയാണോ നിർദ്ദേശിക്കുന്നത് മറ്റ് പേരുകളിലൂടെയും, അതാണ് വാക്യശേഷമെന്നും മറ്റും പറഞ്ഞത്, അതിനെ തന്നെ ആ പ്രകടനത്തിൽ നിർദ്ദേശിച്ചതിനെ തന്നെ നിർദ്ദേശിക്കുന്നു. അതായത് ഈ പ്രകടനത്തിൽ ബ്രഹ്മത്തെ ബ്രഹ്മശബ്ദം കൊണ്ട് നിർദ്ദേശിച്ചിട്ട് അടുത്ത് പ്രാണനോ ആകാശമോ മറ്റേതെങ്കിലും ശബ്ദം കൊണ്ട് നിർദ്ദേശിച്ചാലും ആ പ്രകടനത്തിൽ നിർദ്ദേശിച്ച ബ്രഹ്മത്തെ തന്നെയാണ് മറ്റ് ശബ്ദങ്ങളും നിർദ്ദേശിക്കുന്നത്. യഥാ ജ്യോതിഷ്ഠോമാധികാരി, ഉദാഹരണം പറയുന്നു, ജ്യോതിഷ്ഠോമാധികാരത്തിൽ വസന്തേ വസന്തേ ജ്യോതിഷ യജേത എന്ന് പറഞ്ഞിരിക്കുന്നു. വസന്തത്തിൽ ജ്യോതിഷ്ഠോമം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത്യത്ര ജ്യോതിശബ്ദോ ജ്യോതിഷ്ഠോമ വിഷയോ ഭവതി. അവിടെ ജ്യോതിഷ് എന്ന് പറഞ്ഞാൽ ജ്യോതിഷ്ഠോമമാണ് ജ്യോതിശബ്ദം പറഞ്ഞെങ്കിലും. എന്തുകൊണ്ട്? അത് ജ്യോതിഷ്ഠോമ പ്രകരണത്തിലാണ്. ജ്യോതിഷ്ഠോമ പ്രകരണത്തിൽ ജ്യോതിഷ്ഠോമം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ കേവലം ജ്യോതിഷ് എന്നുള്ള ശബ്ദം പറഞ്ഞാലും ജ്യോതിഷ് എന്ന് പറയുന്ന ശബ്ദത്തിന് ഭൗതികമായ പ്രകാശം എന്നുള്ള അർത്ഥമുണ്ടെങ്കിലും അവിടെ ജ്യോതിഷ്ഠോമം എന്ന് പറയുന്ന യാഗത്തിന്റെ പ്രകരണത്തിൽ പറഞ്ഞതുകൊണ്ട് ജ്യോതിഷ് ശബ്ദത്തിന്റെ അർത്ഥം ജ്യോതിഷ്ഠോമമാണ്, അല്ലാതെ ജ്യോതിഷ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ പ്രകാശം അല്ല. അതാണോട് പറയുന്നത്. അത് പ്രകടനം കൊണ്ട് മനസ്സിലാക്കേണ്ട. അഥ ജ്യോതിഷ്ഠോമാധികാരേ വസന്തേ വസന്തേ ജ്യോതിഷ യജേത ഇത്യത്ര ജ്യോതിശബ്ദോ ജ്യോതിഷ്ഠോമ വിഷയോ ഭവതി. വൈദികമായ ഉദാഹരണം തന്നെ കൊടുക്കുന്നു. തഥാ പരസ്യബ്രഹ്മണ പ്രകരണേ, അതുപോലെ ഇവിടെ പരബ്രഹ്മത്തിന്റെ പ്രകരണമാണ്, പരബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അവിടെ പ്രാണബന്ധനം ഹി സൗമ്യ മനഃ ഇതി ശ്രുത പ്രാണശബ്ദോ. അവിടെ പ്രാണബന്ധനം എന്ന് പറയുന്നിടത്ത് വന്ന ആ പ്രാണശബ്ദം വായുവികാരം മാത്രം കഥം അവഗമേ, അതെങ്ങനെ വായുവിനെ ബോധിപ്പിക്കും? പഞ്ചവൃത്തി പ്രാണനെ എങ്ങനെ ബോധിപ്പിക്കും? ബോധിപ്പിക്കത്തില്ല. അതുകൊണ്ട് അവിടെ പ്രാണശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കുന്നു. അതായത് ആധ്യാത്മികമായ തത്വ ഉപദേശങ്ങളിൽ തന്നെ നിരന്തരം ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴായാലും ശരി, ആചാര്യന്മാർ ഉപദേശിക്കുമ്പോഴായാലും ശരി, ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളിൽ എന്താണ് ശബ്ദത്തിന്റെ താല്പര്യം എന്ന് ഗ്രഹിച്ചു വേണം മുമ്പോട്ട് പോകാൻ. ആ ശബ്ദങ്ങളിൽ പെടുന്നതാണ് ശ്രുതിയും. അതിന്റെ താല്പര്യത്തെ എങ്ങനെ നിർണയിക്കണമെന്ന് പറയുന്നു. അതഹ സംശയാദി വിഷയത്വം നെയ്തത് ഉദാഹരണം യുക്തം സംശയ അവിഷയത്വം. അതുകൊണ്ട് ഈ ഇവിടെ പ്രാണാധികരണത്തിലെ വിഷയവാക്യം പ്രാണസി പ്രാണമെന്നോ പ്രാണബന്ധനം ഈ സൗമ്യ മനഃ എന്ന് പറയുന്ന വാക്യങ്ങളല്ല. എവിടെയാണോ സംശയമുള്ളത് അവയാണ്. ഇവിടെ സംശയ അവിഷയത്വം, അതിനെ കുറിച്ചൊന്നും സംശയം ഉണ്ടാകുന്നില്ല. നെയ്തത് ഉദാഹരണം യുക്തം, അതുകൊണ്ട് ഇതൊന്നും അല്ല ഉദാഹരണം. ഇത് പണ്ടാരം അങ്ങനെ വ്യാഖ്യാനിച്ചു ഭാഷകാരന് മുമ്പ്, അതൊന്നും അടുത്തല്ല വ്യാഖ്യാനിക്കേണ്ട. പ്രസ്താവ ദേവതായാമത് പ്രാണേ ഉഷസ്തി പ്രസ്താവ ദേവത പ്രാണൻ എന്ന് പറയുന്നിടത്ത് സംശയ പൂർവക്ഷ നിർണയാഹ ഉപാദിതാഹ. സംശയവും പൂർവക്ഷ നിർണയവുമല്ല ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നു. പൂർവക്ഷം എന്ന് പറയുന്നത് ഒരു വികല്പം, ഒരു സംശയം, അതിന്റെ നിർണയോടെ വേണ്ടി വന്നിരിക്കുന്നു. ശബ്ദം ഉപയോഗിച്ചാലും തത്വത്തെ തന്നെ. അങ്ങനെ വികല്പങ്ങളിലൂടെ തത്വത്തെ നിർണയിക്കുമ്പോഴാണ് ആ തത്വത്തിന് കൂടുതൽ വ്യക്തത വരുന്നത്. അതിനാണ് സ്തൂണാഘനന്യായം എന്ന് പറയുന്നത്. തൂണെന്ന് പറയുന്നത് ഒരു തവണ ഇടിച്ചുറപ്പിച്ചതിന് ശേഷം വീണ്ടും മരിച്ചെടുത്തിട്ട് വീണ്ടും ഇടിച്ചുറപ്പിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ബലം കിട്ടുന്നത്. അത് ഇളക്കി അതുകൊണ്ട് ബലം കുറയുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാനാ വികല്പങ്ങളിലൂടെ കടന്നുപോയി അതുകൊണ്ട് മനസ്സിന് വികല്പമായിരിക്കും ശേഷിക്കുന്നതെന്നുള്ളതല്ല. നാനാ വികല്പങ്ങളിലൂടെ വിചാരത്തിൽ മനസ്സ് കടന്നുപോയാലും ആത്യന്തികമായി നിർണയത്തിൽ മനസ്സ് എത്തിച്ചേരുന്നു. ആ നിർണയമോ എല്ലാ വികല്പങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സ് വികല്പങ്ങളിലൂടെ കടന്നുപോയി അതുകൊണ്ട് നിർണയത്തിന് ശേഷവും മനസ്സിന് വികല്പം ഉണ്ടായിരിക്കും എന്ന് കരുതാൻ പാടില്ല. നിർണയത്തിൽ എല്ലാ വികല്പങ്ങളും അവസാനിക്കുന്നു. അതാണ് നിർണയത്തിന്റെ സ്വഭാവം. പക്ഷേ മുമ്പ് വികല്പങ്ങൾ ദൃഢമായിരുന്നത് കൊണ്ട് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി വിചാരവും ദൃഢമായ വിചാരം വേണ്ടി വന്നു. പക്ഷേ ആ വിചാരത്തിന്റെ പരിണിതമായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് എത്ര ദൃഢമായ വികല്പമാണെങ്കിലും അതിനെ നിരാകരിക്കുന്നതാണ്. അതാണ് ഇവിടെയാണെങ്കിലും സംശയം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വികല്പങ്ങൾക്കൊന്നും സ്ഥാനമില്ല. പ്രാണസി പ്രാണം. അതുകൊണ്ട് ഇതിനെയൊന്നും കുറിച്ച് ഇതുപോലെ ഗഹനമായ വിചാരത്തിന്റെ ആവശ്യമില്ല. മറിച്ച് പ്രസ്താവ ദേവതായാന്തു പ്രസ്താവ ദേവതയിൽ പ്രാണേ സംശയ പൂർവക്ഷ നിർണയ ഉപാദ. ആ പ്രാണൻ എന്ന് പറയുന്ന ശബ്ദത്തിൽ അവിടെ വികല്പങ്ങളെല്ലാം ചർച്ച ചെയ്തു, അതിനെല്ലാം നിരാകരിച്ചു. ഇവിടെ പ്രാണൻ എന്ന് പറയുന്നതുകൊണ്ട് പരമമായ തത്വം തന്നെയാണ് എന്ന് ശ്രോതാവ് ബോധിക്കുന്നു.